ശ്രീമദ്ഭഗവത്ഗീത 9-ാം അധ്യായം 23-ാം ശ്ലോകം. അനന്യഭക്തിയെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. അത് കഴിഞ്ഞ് ദേവതാഭക്തി, ഈശ്വരന്റെ ഈശ്വരസ്വരൂപത്തെ ധരിക്കാതെ ദേവതാ രൂപത്തിൽ ഈശ്വരനെ ഭജിക്കുന്നവരെ കുറിച്ച് പറയുന്നതാണ് അടുത്തത്. നനു അന്യാഭി ദേവതാഹ ത്വമേവ ചേത് ഭക്താശ്ച ത്വാമേവ ഭജന്തി സത്യമേവ. മറ്റ് ദേവതകളും നിന്റെ സ്വരൂപമാണെങ്കിൽ മറ്റ് ദേവതകളെ ഭജിക്കുന്നവരും നിന്നെ തന്നെയാണ് ഭജിക്കുന്നത് എന്ന കാര്യം സത്യമാണല്ലോ. അത് പറയുന്നു, യജന്തേ ശ്രദ്ധയാന്വിതാഹ ദേവി മാമേവ കൗന്ദേയ യജന്തി അവിധിപൂർവകം. അന്യദേവതാഭക്താഹ അന്യാസു ദേവദാസു ഭക്താഹ അന്യദേവതാഭക്താഹ മറ്റ് ദേവതകളെ ഭജിക്കുന്നവർ സന്തഹ യജന്തേ പൂജയന്തേ അവരും പൂജിക്കുന്നു. എങ്ങനെ? ശ്രദ്ധയാ ആസ്തിക്യ ബുദ്ധിയ അന്വിത അനുഗതാഹ. അവരും ആ പൂജ ആരാധന ആസ്തിക്യ ബുദ്ധിയോടുകൂടിയാണ് ചെയ്യുന്നത്, ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ, ആ ദേവതയിലുള്ള ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതും വാസ്തവത്തിൽ ദേവി മാമേവ കൗന്ദേയ അവരും എന്നെ തന്നെയാണ് ഭജിക്കുന്നത്. എല്ലാ അർച്ചനകളും വാസുദേവനിൽ തന്നെയാണ് എത്തുന്നതെന്ന് പറയും. സർവദേവ നമസ്കാരം, ഏത് ദേവനെ നമസ്കരിച്ചാലും അത് വാസുദേവനിൽ തന്നെയാണ് എത്തുന്നത്. സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരനിൽ തന്നെയാണ് എത്തുന്നത്. പക്ഷെ ഈശ്വരന്റെ ആ സർവവ്യാപകമായ സ്വരൂപത്തെ, സർവജ്ഞത്വത്തെ, സർവശക്തിത്വത്തെ അറിയാതെ ദേവതകൾ ശ്രദ്ധയോടുകൂടി, ഇന്ദ്രാദി ദേവതകൾ ശ്രദ്ധയോടുകൂടി അതിനെ വേറെ കണ്ട് ഭജിക്കുന്നു. ആ ആരാധനങ്ങൾ ഉള്ളതാണ് യജന്തി അവിധിപൂർവകം. അവിധിരജ്ഞാനം തത്പൂർവം, അജ്ഞാനപൂർവകമാണ്. അജ്ഞാനപൂർവം യജന്തി, അവരജ്ഞാനപൂർവമാണ് അവർ യജിക്കുന്നത്. പക്ഷെ അതും എത്തിച്ചേരുന്നത് വാസ്തവത്തിൽ, കാരണം ആരാധനായി ഒരു ഈശ്വരനെ ഉള്ളൂ. അതുകൊണ്ട് ആ ഈശ്വരനിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. പക്ഷെ അത് യജിക്കുന്നവൻ അറിയുന്നില്ല. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നതാണ് ശ്രേഷ്ഠം. വിധിപൂർവമായി ഈശ്വര സ്വരൂപത്തെ ധരിച്ചിട്ട് ആരാധിക്കുന്നതാണ് ശ്രേഷ്ഠം എന്നാണ് ഇവിടെ പറയുന്നത്. കൗന്ദേയ അല്ലെങ്കിൽ കൗന്ദേയ അന്യദേവതാഭക്താഹ അന്യദേവതാഭക്തന്മാർ ശ്രദ്ധയാ അന്യതാഹ ശ്രദ്ധയോടുകൂടിയവരായി യജന്തി ആരാധിക്കുന്നത് ദേവി അവരും മാം ഏവ യജന്തി അവിധിപൂർവകം മാമേവ യജന്തി വിധിപ്രകാരമല്ലാതെ എന്നെ തന്നെ യജിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വൈദികമായ യാഗാദി കർമ്മങ്ങളും മറ്റും ചെയ്യുന്നവർ, അതാണ് അവിടെ യജന്തി എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത്. ആ യാഗാദി കർമ്മങ്ങൾ അവർ ചെയ്യുന്നത് ഇന്ദ്രൻ തുടങ്ങിയ ദേവതകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ആ ദേവതകളുടെ പ്രീതി നേടി സ്വർഗത്തിലും മറ്റും പോകാൻ വേണ്ടിയിട്ടാണ് അവർ യാഗങ്ങൾ അനുഷ്ഠിക്കുന്നത്. അത് വേദപ്രമാണമനുസരിച്ചാണ് വിധിവത്ത് എന്നാണ് അവർ കരുതുന്നത്, വിധി അനുസരിച്ച് ചെയ്യുന്നു. പക്ഷെ അത് വൈദികന്മാരുടെ കർമ്മങ്ങൾ, അവർ കരുതുന്നത് അത് വിധിവത്തായിട്ടുള്ള കർമ്മങ്ങളാണ്. അഗ്നിഹോത്രം തുടങ്ങിയ വലിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നത് അതും വിധിപ്രകാരമല്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന്റെ ഒരു പ്രത്യേകത. ശരിയായ ഈശ്വര ഭാവനയിലല്ല അവർ ചെയ്യുന്നത്. അവർ ദേവതകളെ കുറിച്ചുള്ള പരിമിതമായ സങ്കല്പങ്ങളോടുകൂടി അവരുടെ കാമനകളുടെ പൂർത്തീകരണത്തിനായി യജിക്കുന്നു, സ്വർഗാദിപ്രാപ്തിക്ക് വേണ്ടി യാഗങ്ങൾ ചെയ്യുന്നു. അത് വിധിപ്രകാരമാണ്, വിധിവത്താണെന്ന് കരുതുന്നുണ്ടെങ്കിലും അത് വിധിവത്തല്ല. എന്തുകൊണ്ട്? അവർ ഈശ്വര സ്വരൂപത്തെ ധരിച്ചിട്ട് ഈശ്വര ആരാധനയുടെ ഫലത്തെ അറിഞ്ഞിട്ടല്ല അവർ യജിക്കുന്നത്. അതുകൊണ്ട് ആ യാഗങ്ങളും ഹോമങ്ങളും പൂജകളും ഒന്നും വിധിപ്രകാരമുള്ളതല്ല. പരമാർത്ഥത്തിൽ അതൊന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യമേ ഇല്ല. അവർ ആരാധിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഈശ്വരനിൽ തന്നെയാണ് എത്തിച്ചേരുന്നതെങ്കിലും അങ്ങനെയല്ല, ഈശ്വരാരാധന നടത്തേണ്ടതെന്നാണ് എന്ന് പറഞ്ഞ് ഈ ഭാഗത്തും ആ വൈദിക കർമ്മങ്ങളിൽ നിന്നുള്ള ആ വൈദിക കർമ്മങ്ങളോടുള്ള അന്നത്തെ മനുഷ്യർക്കുണ്ടായിരുന്ന അഭിനിവേശം അത് ആ കാലവുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടി, അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് മറ്റ് പല സന്ദർഭങ്ങളിലും ഇതേപോലെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം വൈദിക കർമ്മങ്ങളിലുള്ള മനുഷ്യന്റെ അമിതമായ ആവേശത്തെ അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഭൂരിപക്ഷം വന്നു കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കർമ്മങ്ങളെ മാത്രമേ ഗണിച്ചിരുന്നുള്ളൂ, ഇതിലാണ് മനുഷ്യൻ മുഴുകിയിരുന്നത്, അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും ഇവിടെ എടുത്തു പറഞ്ഞത്. അതൊന്നും വിധിപ്രകാരമുള്ളതല്ല. വേദവിധികളൊന്നും ശരിയായ വിധികളല്ല. അതൊന്നും ഈശ്വര ആരാധനയ്ക്ക്, ശരിയായ ഈശ്വര ആരാധനയ്ക്ക് ഒതുങ്ങുന്നതല്ല എന്നിവിടെ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. േയാജന്യവിധിപൂർവകം അഹം ഹി സർവയജ്ഞാന ഭക്തജപ്രഭുരേവ നതു മാം അഭിജാനന്തി അവിധിപൂർവകം യജന്തി. ഈ വൈദികന്മാർ യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നവരും പ്രധാനമായിട്ടും അവരെ ഉദ്ദേശിച്ച് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അവർ അവിധിപൂർവകം അജ്ഞാനപൂർവകം യജിക്കുന്നത്? എന്തുകൊണ്ടാണത് പറയുന്നു? അഹം ഈ സർവയജ്ഞാന ശ്രൗതാനാം സ്മാർത്താനാം ച സർവേഷാം യജ്ഞാന ദേവതാത്മത്വേന ഭോക്ത ച പ്രഭുരേവ ച. ഞാൻ തന്നെയാണ് സർവയജ്ഞങ്ങളുടെയും ശ്രൗതവും, അതായത് ശ്രുതിയിൽ വിധിച്ചിട്ടുള്ളതും സ്മാർത്തവും സ്മൃതികളിൽ പ്രതിപാദിക്കുന്നതുമായ സർവയജ്ഞങ്ങളുടെയും ഭോക്താവായിരിക്കുന്നവൻ ദേവതാത്മത്വേന. പക്ഷെ അവിടെ എൻ്റെ സ്വരൂപത്തിലല്ല, സർവവ്യാപിയായ സർവജ്ഞനായ സർവശക്തനായ ഈശ്വരൻ എന്നുള്ള നിലയ്ക്കല്ല, മറിച്ച് ഔപാധികമായ രൂപത്തിൽ ദേവതാരൂപത്തിലിരുന്നു കൊണ്ട് ഞാൻ തന്നെയാണ് ഇതിനെല്ലാം ഭക്താവായിരിക്കുന്നത്, അതിൻ്റെ എല്ലാം പ്രഭു സ്വാമി, അതെല്ലാം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മസ്വാമി ഗോഹി യജ്ഞ പറയുന്നു, ഞാൻ തന്നെയാണ് യജ്ഞത്തിന് സ്വാമിയായിരിക്കുന്നത്. എന്നുവെച്ചാൽ യജ്ഞത്തിൻ്റെ ആവിർഭാവത്തെ സ്വീകരിക്കുന്നതിന് യോഗ്യനായിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അധിയജ്ഞോഹമേവാത്ര ഇതിഹ്യുക്തം, നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. ഞാനാണ് അധിയജ്ഞൻ, യജ്ഞത്തിന്റെ ഹരഭാഗങ്ങളെ സ്വീകരിക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ തഥാനതുമാ അഭിജാനന്തി, പക്ഷേ ഈ വൈദികന്മാർ വളരെ ആയാസപ്പെട്ട് ഈ കർമ്മങ്ങൾ ചെയ്യുന്നവർ എന്താണെന്ന എന്നെ അഭിജാനന്തി അവരറിയുന്നില്ല, എന്റെ തത്വത്തെ അറിയുന്നില്ല. തത്വേന യഥാവത് യഥാർത്ഥ രീതിയിൽ അവരറിയുന്നില്ല. അതുമാം തത്വേന അഭിജാനന്തി എന്നാണ്. അതഹ അവിധിപൂർവകം ഇഷ്ട, അതുകൊണ്ട് അവിധിപൂർവകം വിധിപ്രകാരമല്ലാതെ അജ്ഞാനപൂർവകമായി ഒരു യാഗങ്ങളെല്ലാം അനുഷ്ഠിച്ചിട്ട് യാഗഫലാത് ചിവന്തി പ്രച്യവന്തി, അവർ യാഗഫലത്തിൽ നിന്ന് വാസ്തവത്തിലുള്ള യാഗഫലത്തിൽ നിന്ന് അവർ ചിവന്തി വഴുതിപ്പോകുന്നു. അവരനുഷ്ഠിക്കുന്ന കർമ്മത്തിൻ്റെ വാസ്തവ ഫലം അവർക്ക് കിട്ടാതെ പോകുന്നു. കാരണം യജ്ഞങ്ങൾ യാഗങ്ങളെല്ലാം ഈശ്വരാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഈശ്വരാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നറിയാതെ അവർ യജ്ഞങ്ങളും യാഗങ്ങളും അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് തന്നെ അജ്ഞാനപൂർവമായി അനുഷ്ഠിക്കുന്നു ആ കർമ്മങ്ങളിൽ. കൊണ്ട് വാസ്തവത്തിൽ സാധിക്കേണ്ടത് എന്താണോ അതവർക്ക് സാധിക്കാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ സാധിക്കേണ്ടത് എന്താണ്? ഈശ്വര ആരാധനയാണ്, ദേവതാരാധനയാണ്. അപ്പോൾ അവർ ചെയ്യുന്നതെല്ലാം വിധിപ്രകാരമാണെന്ന് കരുതി അജ്ഞാനപൂർവമായി അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് കർമ്മങ്ങളുടെ വാസ്തവ ഫലം അവർക്ക് ലഭിക്കുന്നില്ല. കർമ്മങ്ങളുടെ വാസ്തവ ഫലം എന്ന് പറയുന്നത് ചിത്തശുദ്ധിയും ഈശ്വരപ്രാപ്തിയുമാണ്. അത് ഇത്തരത്തിലുള്ള യാഗാനുഷ്ഠാനങ്ങൾ കൊണ്ട് അവർക്ക് കിട്ടുന്നില്ല. അതാണ് യാഗഫല ജീവന്തി. കർമ്മഫലത്തിൽ നിന്ന് അവർ അത് ലഭിക്കാതെ പോകുന്നു. തത്വേന അഭിജാനന്തി, തത്വം യഥാർത്ഥമായി അറിയാത്തത് കൊണ്ട് എന്ന് പറയുമ്പോൾ തത്വമായി അറിയുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള ഫലം കിട്ടുന്നത്. ഇപ്പം ഈശ്വരന്റെ തത്വത്തെ അറിയുന്നത് കൊണ്ടാണ് ഫലം കിട്ടേണ്ടത്. അത് ഇത്തരം യാഗാനുഷ്ഠാനത്തിലൂടെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഈശ്വര ആരാധനയാണ് മുഖ്യമായ ഫലത്തെ കൊടുക്കുന്നത്. അതടുത്ത് പറയും, അവൻ്റെ സർവ്വകർമ്മങ്ങൾക്കും ഫലം കൊടുക്കുന്നത് ഈശ്വരാരാധനയാണ്. അല്ലാതെ കർമ്മങ്ങളെ അതാത് ഫലത്തിന് വേണ്ടി ഓരോരോ ദേവതകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതവനെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കും, അവന് മോക്ഷഫലത്തെ കൊടുക്കുന്നില്ല. ഇവിടെയും വീണ്ടും ആ യാഗത്തിൻ്റെ നിരർത്ഥകതയെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് കാണിക്കുകയാണ്. ആത്യന്തികമായ പരമപുരുഷാർത്ഥമാകുന്ന പ്രയോജനം ഇല്ല. അതുകൊണ്ട് അഭ്യുദയം ഉണ്ടാകും, പക്ഷെ നിശ്രേയസ് ലഭിക്കില്ല. അതാണ് പറയുന്നത്. അഹം ഹി, ഞാൻ തന്നെയാണ് സർവജ്ഞാനം സർവജ്ഞങ്ങളുടെയും ഭോക്ത പ്രഭുച്ച, ഭോക്താവും പ്രഭുവും. മാം, എന്നെ തത്വേന യഥാർത്ഥമായി അഭിജാനന്തി, അറിയുന്നില്ല ഈ കർമ്മികൾ, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ. അതഹ, അതുകൊണ്ട് തേ ചിവന്തി, അവർ ചിവന്തി വഴി പോകുന്നു കർമ്മഫലത്തിൽ നിന്ന്. അല്ലെങ്കിൽ അവർക്ക് വാസ്തവത്തിൽ നേടേണ്ടതായ ഫലത്തിൽ നിന്ന്, ഈശ്വരൻ അവർക്ക് നൽകേണ്ടതായ ഫലം അവർക്ക് കിട്ടാതെ പോകുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏത് കർമ്മത്തിനും ഫലം കൊടുക്കേണ്ടത് ഈശ്വരനാണ്. ഈശ്വരൻ വാസ്തവത്തിൽ അവർക്ക് നൽകേണ്ടതായ ഫലം അവർക്ക് കിട്ടാതെ പോകുന്നു. അവർ തന്നെ സ്വയം അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. എന്തുകൊണ്ട്? അവർ ആ തത്വത്തെ മനസ്സിലാക്കുന്നില്ല. അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവ ച നതു മാം അഭിജാനന്തി തത്വേ നാദശ്ച വന്ദിതേ. യാന്തി ദേവവൃതാ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാഃ ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മദ്യാജിനോപി മാം. എന്തുകൊണ്ടാണ് ഈ ഫലത്തിൽ നിന്ന് അവർ മാറിപ്പോകുന്ന? അത് പറയുന്നു, ഏപി അന്യദേവത ഭക്തിമത്വേന അമിതിപൂർവകം എതല്ലേ. ദേവതാഭാവത്തിൽ ഇന്ദ്രൻ, വിഷ്ണു, രുദ്രൻ തുടങ്ങിയ ഭാവങ്ങളിൽ അന്യദേവതാഭക്തിമത്വ ഭിന്ന ഭിന്ന ദേവതാഭക്തിയോടുകൂടി അവിധിപൂർവകം വിജന്തേ, യഥാർത്ഥ വിധി എന്താണെന്ന് മനസ്സിലാക്കാതെ ഇരിക്കുന്നവർ. യഥാർത്ഥ വിധി എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ഇവിടെ ഈശ്വരന്റെ സങ്കല്പം എന്താണ്, ഈശ്വരന്റെ വിധി എന്താണ്, ഈശ്വരന്റെ നിയമം എന്താണ് എന്ന് മനസ്സിലാക്കാതെ വേദവിധികളെ മാത്രം ബാഹ്യമായി ധരിച്ചുകൊണ്ട് യജിക്കുന്നവർ. തേഷാമവി യാഗഫലം അവശ്യം ഭാവി, അവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവർക്ക് കിട്ടും, അത് കിട്ടുന്നു. വാസ്തവ ഫലം ലഭിച്ചില്ലെങ്കിലും കഥം എങ്ങനെയാണ് പറയുന്നു, യാന്തിക ചന്തി ദേവവ്രതാഹ ദേവേഷു വ്രതം നിയമോ ഭക്തി ചേഷാന്തേ ദേവവ്രതാഹ ദേവാന്യാന്തി ദേവവ്രതന്മാർ, ദേവന്മാരും നിഷ്ഠയുള്ളവർ, ഇന്ദ്രനെയും രുദ്രനെയും എല്ലാം ആ രൂപത്തിൽ ധരിച്ചുകൊണ്ട് അവർ സ്വർഗലോകത്തിന് അധിപതികളാണ്, അല്ലെങ്കിൽ അവർ ആ ദേവതാലോകങ്ങൾക്കെല്ലാം അധിപതിയാണ്. അവരുടെ പ്രീതി ഉണ്ടാകണം, പ്രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലോകങ്ങളിലേക്ക് പോകാം എന്നെല്ലാം ധരിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെയാണ് ദേവവ്രതന്മാരെന്ന് പറയുന്നത്. ദേവന്മാരിലാണ് അവർക്ക് നിഷ്ഠയുള്ളവർ. ദേവേഷു വ്രതം നിയമോ ഭക്തിശ്ച യേഷാം ദേ ദേവവ്രതാഹ ദേവാൻ ജാന്തി, അവരെ ദേവന്മാരെ പ്രാപിക്കുന്നു. ദേവന്മാരെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കുന്നു, ആ ദേവ സാമീപ്യത്തെ അവരനുഭവിക്കുന്നു, മുക്തിയല്ല. അവിടെ നിന്ന് അവർ മടങ്ങി വരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ദേവാൻ ജാന്തി, ഈ മനുഷ്യലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നു. നേരത്തെ പറഞ്ഞു ഗതാഗതം കാമകാമാലപന്തി ക്ഷീണി പുണ്യ മർത്യലോകം വിശന്തി പിതൃവ്രതാഹ പിതൃ അഗ്നിഷ്വാത്താദീൻ ജാന്തി പിതൃവ്രതാഹ ശ്രദ്ധാദി ക്രിയാപരാഹ പിതൃഭക്താഹ. ഇനി പിതൃലോകത്തിൽ വസിക്കുന്ന പിതൃദേവതകളുണ്ട്, അഗ്നിഷ്വത്വാദികൾ പുരാണങ്ങളിൽ അവർക്ക് പറയുന്ന പേരുകളാണ്. അങ്ങനെയുള്ള പിതൃക്കളെ തന്നെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ചില ശ്രാദ്ധാദി കർമ്മങ്ങൾ നിരന്തരം അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ഉദ്ദേശം എന്താണ്? പിതൃദേവതകളെ തൃപ്തിപ്പെടുത്തുക. അപ്പോൾ ഇന്ദ്രൻ എന്നെല്ലാം പറയുന്നത് പോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗമാണ് ഇവിടെ പിതൃദേവതകളെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അല്ലാതെ മരിക്കുന്നവരുദ്ദേശമല്ല പിതൃദേവതകളെന്ന് പറയുന്നത്. ദേവവർഗമാണ് പിതൃവർഗം, യക്ഷന്മാരും അങ്ങനെ പല വർഗങ്ങളിലുള്ളവരാണ് പിതൃവർഗം. അവരെ ഉദ്ദേശിച്ച് അവരെ തൃപ്തിപ്പെടുത്തി കാര്യങ്ങൾ നേടാമെന്ന് കരുതി അതിൽ തന്നെ താല്പര്യമുള്ളവരായി അങ്ങനെ ആരാധിക്കുന്നവരാണ് പിതൃദേവതകൾ. അല്ല, സാധാരണ മരിച്ചവരെ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യും. ഇപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കും കർമ്മങ്ങളൊക്കെ, ഈ മരിച്ചവരെല്ലാം പിതൃദേവതകളായി തന്നെ ഇരിക്കുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. കാരണം മരിക്കുന്നവരെല്ലാം കർമ്മഫലം അനുസരിച്ച് ജനിക്കുകയാണ്. അപ്പോൾ അവർ ചിലപ്പോൾ മനുഷ്യരൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ പക്ഷിമൃഗാദികളുടെ രൂപത്തിലായിരിക്കും. അവരെ ഉദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കർമ്മങ്ങൾ അവരെ പ്രാപിക്കണമെന്നില്ല. കാരണം ആ കർമ്മങ്ങളുടെ ദേവതകളെ ഉദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ദേവതകളെ ഉദ്ദേശിച്ച് ഹവിസ് അർപ്പിക്കുന്നു. ഈ ഹവിസൊന്നും ഒരു ദേവതയും ഒന്ന് ഭക്ഷിക്കുന്ന കാണാറില്ല. പിന്നെ അതിനെ സംബന്ധിച്ചുള്ള സങ്കല്പം എന്താണോ, ഈ ആ ഹവിസിൻ്റെയും മറ്റും സൂക്ഷ്മഭാഗം അവർ സ്വീകരിക്കുന്നു എന്നാണ്, അതിൻ്റെ രസത്തെ അവർ സ്വീകരിക്കുന്നു എന്നാണ്. അതാണ് സങ്കല്പം. അതിനുള്ള മരിച്ചവരെ ഉദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർ വേറെ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ അവർക്ക് വന്ന് ഈ നമ്മൾ അർപ്പിക്കുന്നൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടവിടെ വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നവരാണ് ഈ പിതൃദേവതകളെയാണ്. അവരുടെ പ്രീതിക്ക് വേണ്ടിയാണ് ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യുന്നത്. അത് പിതൃഭക്തന്മാർ എന്ന് പറയുന്നു. അപ്പോൾ പുനർജന്മം എന്ന് പറയുന്ന ഒരു നിയമമുള്ളപ്പോൾ നമ്മൾ ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പറയും പിതാക്കൾ പിതാമഹന്മാർ എത്രയോ തലമുറയ്ക്ക് മുമ്പുള്ളവർ എല്ലാവരും ഉദ്ദേശിച്ച് ചെയ്യുന്നു എന്നാണ്. അവരെല്ലാം മരിച്ചിട്ട് പ്രേതങ്ങളായി സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്റെ പൂർവികന്മാരിൽ ഒരുത്തിനും പോലും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ധരിച്ചിട്ടാണ് പറയുന്നത്. എല്ലാം പ്രേതങ്ങളായി നടക്കുകയാണ്, അവരെ ഉദ്ദേശിച്ച് ചെയ്യുന്നു. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചെയ്യുന്നവനെ കുറിച്ച് എന്താ പറയേണ്ടത്? ചെയ്യുന്നവന് ഒരിക്കലും ഗതി പിടിക്കാത്ത അവന്റെ ഒരു പരമ്പരയുടെ സന്തതിയായിട്ടായിരിക്കും. ഇത് ചെയ്തിട്ടും ഗതി പിടിക്കത്തില്ല. അപ്പോൾ ശ്രാദ്ധാദി കർമ്മങ്ങൾ പിതൃദേവതകളെ ഉദ്ദേശിച്ചുള്ളതാണ്. അപ്പോൾ അവരെ ഭജിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പിതൃകൻ യാന്തി, അവരെ തൃപ്തിപ്പെടുത്തി അവരുടെ അനുഗ്രഹം കൊണ്ട് ആ പിതൃലോകത്തിലേക്ക് പോകും. ഇന്ദ്രലോകത്തിലേക്ക് പോകുന്ന പോലെ തന്നെ അവിടെ ചെല്ലുന്നു, അവരോടൊപ്പം കഴിയുന്നു, അവിടുത്തെ ഭോഗങ്ങളെല്ലാം അനുഭവിക്കുന്നു, അത് കഴിഞ്ഞ് മടങ്ങി വരുന്നു. ഭൂതാനി വിനായക മാതൃഗണ ചതുർഭഗുന്യാദീനി ദേവതകൾ, വിനായകൻ എന്ന് പറയുന്ന ദേവനെ ആരാധിക്കുന്നു, മാതൃഗണങ്ങളെ ആരാധിക്കുന്നു, ചതുർഭഗിനി ദേവതകളാണ്, കുട്ടിച്ചാത്തൻ ഇങ്ങനെയൊക്കെ വരും വീതിപ്പെടുന്നവരാണ്. ഇവരെയൊക്കെ ആരാധിക്കുന്നു. കുട്ടിച്ചാത്തൻ സേവ എന്നൊക്കെ പറയും. അതിനെയൊക്കെ സേവിക്കുന്നവരെന്ത് ചെയ്യുന്നു? ഭൂതേജ്യാഹ, ഭൂത രക്ഷസ് രക്ഷസ് എല്ലാത്തിനും ഉപാസിക്കുന്നവരുണ്ട്. കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഭൂതാനാം പൂജകാഹ, ഭൂതപൂജകന്മാർ, ഭൂതങ്ങളെ പൂജിക്കുന്നവർ, അവരെല്ലാം ആ ദേവതാഭാവത്തിൽ പൂജിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഏതൊന്നിനെയും പരമാത്മഭാവത്തിലാണ് ആരാധിക്കുന്നതെങ്കിൽ അവർ ദോഷം വരുന്നില്ല. പക്ഷെ ഏതൊന്നിനെയും ഒരാൾക്ക് വിഷ്ണു എന്ന ശബ്ദം കൊണ്ട് കാര്യമില്ല, വാസുദേവൻ എന്നുള്ള ശബ്ദം കൊണ്ട് കാര്യമില്ല. ആ വിഷ്ണു അല്ലെങ്കിൽ വാസുദേവനെ ദേവതാരൂപത്തിൽ ആരാധിക്കുമ്പോൾ, അപ്പോൾ അങ്ങനെ ആരാധിക്കുന്നവന് ചില സങ്കല്പങ്ങൾ കാണും. എന്താണ് ആ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് ശ്രദ്ധിക്കുന്ന ഫലങ്ങൾ? ആ ഫലമാണ് ആ ദേവതാലോക പ്രാപ്തി. ഒരേ ഈശ്വരൻ തന്നെയാണ് ഈ രൂപങ്ങളെല്ലാം ധരിച്ചിരിക്കുന്നത്. വിഷ്ണുവായും വാസുദേവനായും കുട്ടിച്ചാത്തനായും എല്ലാം ഇരിക്കുന്ന പരമാത്മാവ് തന്നെ. പക്ഷെ ആ പരമാത്മഭാവത്തെ ഗ്രഹിക്കാതെ, അനന്യചിന്തയില്ലാതെ, അവൻ്റെ ക്ഷുദ്രമായ കാമനകൾക്കനുസരിച്ച്, ആഗ്രഹങ്ങൾക്കനുസരിച്ച് ക്ഷുദ്രമായ ഭാവങ്ങളെ ഉപാസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ദേവതാരൂപത്തിലുള്ള ഉപാസനയെ നിഷേധിക്കാനേ ചെയ്യും. കാമനയോടുകൂടി ചെയ്യുന്ന ദേവതാരാധന ആ കാമനയ്ക്കനുസരിച്ചുള്ള ഫലത്തെ കൊടുക്കത്തുള്ളൂ എന്നാണ്. അതേ ദേവതയെ തന്നെ ഈശ്വര സ്വരൂപമായി ധരിച്ചുകൊണ്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ അവിടെ ദേവതയെന്ന് പറയുന്നത് കേവലം ശബ്ദം മാത്രമാണ്. അത് ഏത് ശബ്ദവും ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ കാമനകളില്ലാതെ ഈശ്വരനെ മോക്ഷദാതാവായി കണ്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നേരത്തെ പറഞ്ഞു. ഈശ്വരൻ അവിടെ യോഗക്ഷേമങ്ങൾ വഹിക്കുന്നു എന്നാണ്. ഇവിടെ അതല്ല, ഇവിടെ അവൻ ആഗ്രഹിക്കുന്ന ഫലത്തെ കൊടുക്കുന്നു. ആ ഫലമെന്ന് പറയുന്നത് എന്താണ്? ആ ദേവത ലോകപ്രാപ്തിയാണ്. അത് ഈ ഭൂതങ്ങളെയും മറ്റുമാണ് ഉപാസിക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ആ ഉപാസനയുടെ ഫലമായി അവൻ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. ഈ ആഗ്രഹങ്ങളെല്ലാം ആ ഭൂതങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മരണശേഷം ഇവൻ അവരുടെ ലോകത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെയും ഇവന് വേണ്ടുന്ന ഭോഗങ്ങളെല്ലാം നൽകുന്നു. അതേതുപോലെ ഇപ്പം മനുഷ്യൻ കോഴിയും താറാവിനെയൊക്കെ വളർത്തുന്ന പോലെയാണ്. അതിന് വേണ്ടുന്ന സംരക്ഷണവും എല്ലാം കൊടുക്കുന്നു, ആഹാരവും മറ്റും കൊടുക്കുന്നു. അവസാനം അവന് വെട്ടിച്ചാപ്പെടുന്നു. അതുപോലെ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവസാനം ഇവനെല്ലാ ഇതും കൊടുത്തതിന് ശേഷം അവസാനം ഇവരിവനെ പിടിച്ച് ഭക്ഷിക്കും. ഭക്ഷിച്ച് തിരിച്ച് ഭൂമിയിലേക്ക് വിടുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ഭക്ഷണമായി തീരുന്നു എന്നാണ്. ഇങ്ങനെ ഉപാസിക്കുന്നവർ അവരുടെ ലോകത്ത് പ്രാപിക്കാം, അവരുടെ സുഖങ്ങളെല്ലാം അനുഭവിക്കാം. അത് കഴിഞ്ഞ് ഈ കോഴിയുടെയും താറാവിൻ്റെയൊക്കെ ഗതിയായിരിക്കും അവസാനം അവരുടെ ഭക്ഷണമായി തീരുന്നു. അതിവിടെ അത്രയും തെളിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത് പറയുന്നുണ്ട് മറ്റു ഭാഗങ്ങളിൽ. യാന്തി മദ്യാജിനോ, മദ്യാജിനോ എന്ന് പിരിച്ചു തന്നെ വായിക്കണം, അല്ലെങ്കിൽ മദ്യാജിനോ നയിപ്പോ. മദ്യാജി എന്ന് വെച്ചാൽ മദ്യം കുടിക്കുന്നവരും നയിപ്പോ. യാന്തി മദ്യാജിനോ, പലരും വായിക്കുന്നത് മദ്യാജിനോ മദ്യാജിനോ. മദ്യാജിനോ എന്നെ യജിക്കുന്നവർ, എന്നെ എന്നുവെച്ചാൽ ആ പരമാത്മാവിനെ യജിക്കുന്നവർ. മത് യജനശീലാഹ, എന്നെ യജിക്കുന്നവർ, എന്നെ തന്നെ ഭജിക്കുന്നവർ. വൈഷ്ണവാഹ, വിഷ്ണുഭക്തന്മാർ എന്ന് പറയും. വിഷ്ണു എന്ന് വെച്ചാൽ വ്യാപകൻ, സർവവ്യാപിയായിരിക്കുന്നവൻ, അവനെ ഭജിക്കുന്നവർ. നിഷ്കാമന്മാരായി അനന്യചിന്തയോടുകൂടി മുക്തിയർത്ഥം ഈശ്വരനെ ഭജിക്കുന്നവർ, അവരാണ് വൈഷ്ണവന്മാരെന്ന് പറയുന്നത്. വിഷ്ണുവിനെയും സങ്കുചിതമായ ഒരു ദേവതാരൂപത്തിൽ കണ്ടിട്ട് കാമനകൾക്ക് വേണ്ടി ഭജിക്കുന്നവരാണെങ്കിൽ അവരെ ഉദ്ദേശിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന വൈഷ്ണവാണ്. സാധാരണ ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരെ ഉദ്ദേശിച്ചല്ല ഇവിടെ പറയുന്നത്. ആ വിഷ്ണുവിനെ തന്നെ മോക്ഷാർത്ഥം ഭജിക്കുന്നവരുടെ ഉദ്ദേശമാണ് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു? മാമേവ സമാനേപ്യായാസേ മാമേവ എന്ന ഭജന്തി അജ്ഞാന പറയുന്നു. ഇവിടെ ഭജനം, പൂജ, ആരാധനാക്രമങ്ങൾ, അനുഷ്ഠാനങ്ങളെല്ലാം ഏതായാലും ഒരുപോലെ, ക്ലേശങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ്. സമാനേപ്യായാസേ മാമേവന ഭജന്തി, അവർ ആ സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരനല്ല ഭജിക്കുന്നത്, ഓരോരോ ലോകസ്ഥിതന്മാരായ ദേവതകളെയാണ് എന്നുള്ള ജ്ഞാന അവരുടെ അറിവില്ലായ്മ കൊണ്ട്. തേനത്തെ അല്പഫലഭാജോ ഭൂമി, അതുകൊണ്ടവർ അല്പഫലത്തെ, അല്പകാലം മാത്രം നീണ്ടുനിൽക്കുന്ന സ്വർഗാദി ഫലത്തെ ഭജിക്കുന്നു. ഇവിടെ ദേവത ആരാധന തെറ്റെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈശ്വരനെ, ദേവതകളെ സമീപിക്കുന്നത് തെറ്റെന്നല്ല പറയുന്നത്. പക്ഷെ അത്തരം ആരാധനകളുടെ, പൂജകളുടെ എല്ലാം ഫലം അല്പമാണ് എന്നാണ് പറയുന്നത്. ഫലതോ ന്യൂനതാം ദർശയതി, ഫലം കൊണ്ടത് അല്പമാണ്. അപ്പൊ ശ്രേഷ്ഠമായ ഫലം മുക്തിയാണ്. ആ മുക്തിക്ക് വേണ്ടി ഈശ്വരന്റെ ആ ദേവതാഭാവത്തെ അല്ല ഉപാസിക്കേണ്ടത്, പരമാത്മഭാവത്തെയാണ് എന്നാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞു മദ്യാജിനോ എന്ന് പറഞ്ഞ മറ്റ് ദേവതകളിൽ നിന്നും വേറിട്ട ഒരു ദേവതയാണ് ഞാൻ, എന്നെ ഭജിച്ചു കഴിഞ്ഞാൽ ഞാൻ മുക്തിയെ കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. എന്നെ തന്നെ ദേവതാഭാവത്തിൽ ഉപാസിക്കരുത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ആര് ഉപദേശിച്ചാലും അത് എന്നെ തന്നെ എത്തുന്നത്. പക്ഷെ അവിടെ ഞാൻ ദേവതാഭാവത്തിൽ നിന്നുകൊണ്ടാണ്, അതല്ല വേണ്ടത്, പരമാത്മഭാവത്തിൽ തന്നെയാണ് ഈശ്വരനെ ഉപാസിക്കേണ്ടത് എന്ന് പറയുന്നു. ദേവവ്രതാഹ ദേവാൻ യാന്തി, ദേവവ്രതന്മാർ, ദേവപൂജകന്മാർ ദേവന്മാരെ പ്രാപിക്കുന്നു. പിതൃവ്രതാഹ പിതൃവ്രതന്മാർ, പിതൃപൂജകന്മാർ പിതൃൻ യാന്തി, പിതൃക്കളെ പ്രാപിക്കുന്നു. ഭൂതേജ്യാഹ മറ്റ് ഭൂതങ്ങളെ ആരാധിക്കുന്നവർ, ഭൂതാനിയാന്തി, ഭൂതങ്ങളെ പ്രാപിക്കുന്നു. മദ്യാജന പരമാത്മാവഭാവത്തിൽ എന്നെ ഭജിക്കുന്നവർ, മാം ഏവയാന്തി, എന്നെ തന്നെയാണ് പ്രാപിക്കുന്നത്. യാന്തി ദേവവ്രത ദേവാൻ പിതൃ യാന്തി പിതൃവ്രതാഹ ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മദ്യാജനോപി മാം. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിപഹൃതം അശ്നാമി പ്രയതാത്മനഃ. ന കേവലം ഭക്താനാം അനാവൃത്തി ലക്ഷണം അനന്തഫലം സുഖാരാധനശ്ചാഹം. പറയുന്നു, എന്റെ ഭക്തന്മാർക്ക് അനാവൃത്തി ലക്ഷണം അനന്തഫലം, അനാവൃത്തി ആ പുനരാവൃത്തി രൂപത്തിലുള്ള അനന്തമായ ഫലം, നിത്യമായ ഫലമായ മോക്ഷത്തെ ഫലം, മോക്ഷമാകുന്ന ഫലത്തെ കിട്ടുന്നു എന്ന് മാത്രമല്ല, സുഖാരാധനശ്ചാഹം, ഞാൻ അനായാസമായി ആരാധിക്കാൻ പറ്റിയവനാണ്, ക്ലേശങ്ങളില്ലാതെ എന്നെ ആരാധിക്കാൻ കഴിയും. ഇതും ചൂണ്ടിക്കാണിക്കുന്ന എന്തിനേക്കാണ് ഈ സന്ദർഭത്തിൽ ഇത് പറയുന്നതിൻ്റെ മുഖ്യമായ ഉദ്ദേശം എന്താണ്? കാരണം വൈദികമായ കർമ്മങ്ങളിൽ, കർമാനുഷ്ഠാനങ്ങളിൽ നിന്നും ഈശ്വരാരാധനയ്ക്കുള്ള വ്യത്യാസത്തെ എടുത്തു കാണിക്കുകയാണ്. ഇതും ആ കാലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ഭഗവാൻ ഇത് ഉപദേശിക്കുന്ന കാലഘട്ടത്തിൽ, അർജുനൻ ശ്രവിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാം ഈശ്വരാരാധന എന്നുള്ള ഭാവത്തിൽ ദേവതാരാധനയാണ് ചെയ്തിരുന്നത്. അതും വളരെ യത്നസാധ്യമായ, വളരെ ആയാസം അനുഭവിച്ചാണ് ഈ വൈദികമായ കർമ്മങ്ങൾ ചെയ്യുന്നത്. വളരെയധികം മനുഷ്യരുടെ അധ്വാനം, വളരെയധികം ധനത്തിൻ്റെ ചെലവ് എല്ലാം വരുന്ന ഒന്നാണ് ഈ ആരാധന, ഈ യാഗാദി കർമ്മങ്ങളുടെ അനുഷ്ഠാനം. ഇതെല്ലാം അസംബന്ധമാണ്, ഇത് കൊണ്ട് ഗുണമല്ല, മറിച്ച് ദോഷമാണ് ഉണ്ടാകുന്നത് എന്ന് പ്രത്യേകിച്ച് അന്നത്തെ മനുഷ്യരെ ബോധിപ്പിക്കാൻ കൂടി ആണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആരാധനയും ചിലവുള്ളതാണ്. എന്താണ് പത്രം പുഷ്പം ഫലം തോയം ഉദകം യോമേ മഹിം ഭക്ത്യാ പ്രയച്ഛതി. പത്രം പുഷ്പം ഫലം തോയം ജലം, ഈ പറയുന്ന വസ്തുക്കളെല്ലാം ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ കാലത്ത് സുലഭമായി കിട്ടിയിരുന്ന സാധനങ്ങളാണ്. മനുഷ്യരുടെ കുറവും വനങ്ങളും മറ്റും കൂടുതലുമായിരുന്നു. അപ്പോൾ ഈശ്വര ആരാധനയ്ക്ക് യോഗ്യമായ പുഷ്പഫലാദികളെല്ലാം കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ആർക്കും അത് അനായാസമായി കിട്ടിയിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് സുഖാരാധന? അനായാസമായി ലഭ്യമാകുന്ന വസ്തുക്കളാണ്. അപ്പോൾ ഈശ്വര ആരാധനയ്ക്ക് ഇത്രയും കാര്യങ്ങൾ മതി. ഇന്നത് പറയാൻ പറ്റത്തില്ല, കാരണം പത്രം അതിനും കാശ് കൊടുക്കുന്നു, പുല്ലുപത്രം തുളസി പത്രം അത് വെറുതെ കിട്ടത്തില്ല, അല്ലെങ്കിൽ കൃഷി ചെയ്തുണ്ടാക്കണം അതിന് ചിലവാണ്, അന്ന് ഇതൊന്നും കൃഷി ചെയ്തുണ്ടാക്കുന്നില്ല. പുഷ്പം അത് അതിനും വലിയ ചിലവുള്ള കാര്യമാണ്. പുഷ്പങ്ങൾ നമ്മൾ ആർഭാടമായിട്ട് ഉപയോഗിക്കും പൂജയ്ക്ക്, ഒരുപാട് കാശ് മുടക്കി പുഷ്പം വാങ്ങി, അതും ശരിയായ ആരാധനയല്ല. നമ്മൾ നമ്മുടെ ആർഭാടങ്ങൾ കാണിക്കാൻ കൂടി വേണ്ടി ഫലങ്ങൾ അതുപോലെ, അതും കിലോയ്ക്ക് 60, 70, 100 രൂപയാണ് എന്ന വില. അതൊക്കെ വാങ്ങി പൂജിച്ചിട്ട് ഇവിടെ ഭഗവാൻ പറഞ്ഞ പൂജയാണ് നടത്തുന്നതെന്ന് ആരും കരുതണ്ട. തോയം ജലം, അത് ഇന്ന് ശുദ്ധജലത്തിന് വേണ്ടി പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് ബോട്ടിലിൽ വരുന്ന വെള്ളമാണ്. കാരണം മറ്റേതൊക്കെ ഇതാണ് അതൊരു ബോട്ടിലിന് 15 രൂപ 20 രൂപയാണ്. അത് വാങ്ങിച്ച് പൂജിച്ചിട്ട് ഗിരി പറഞ്ഞതുപോലെയാണ് ഞങ്ങൾ പൂജിക്കുന്നതെന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല. അതുപോലെ തന്നെ ഞാൻ കണ്ട് അടുത്ത സ്ഥലത്ത് രാവിലെ പൂജയ്ക്ക് വേണ്ടി കടയിൽ പോയി വെള്ളം വാങ്ങിക്കൊണ്ടുവരുന്നു. കാരണം വീട്ടിൽ വെള്ളം കൊള്ളത്തില്ല, അശുദ്ധമാണ്. അതുകൊണ്ട് ആ വെള്ളം ആണ് കിണ്ടിയിലൊക്കെ ഒഴിച്ചു വെച്ച് പൂജ നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അന്ന് ഭഗവാൻ പറഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് ധരിക്കാൻ പാടില്ല. ഇവിടെ ഈ പത്രപുഷ്പ ഫലതോയങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് അന്ന് സുലഭമായി മനുഷ്യന് അനായാസമായി ലഭ്യമായിരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇന്ന് ഇതും ചിലവുള്ള കാര്യമാണെങ്കിൽ ഇതും ഉപേക്ഷിച്ചിട്ട് പൂജിക്കാം, ഇതും വേണ്ടാതെ തന്നെ മനുഷ്യന് പൂജ നടത്താം. യോമേ മഹ്യം ഭക്തിയാ പ്രേശ്വരി എന്ന് വെച്ചാൽ അവിടെ പ്രാധാന്യം ഈ വസ്തുക്കൾക്കല്ല, പത്ര പുഷ്പഫല തോയങ്ങൾക്കല്ല. യോമേ ഭക്തിയാ പ്രേശ്വരി അന്ന് സുലഭമായി അനായാസമായി പണച്ചെലവില്ലാതെ കിട്ടിയിരുന്ന വസ്തുക്കൾ ഇത് അർപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് പൂജയ്ക്ക് ഇതെല്ലാം പണച്ചെലവുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത് ഇതിൻ്റെ ആവശ്യമില്ല. ഇതല്ലാതെയും ഭക്തിയോടുകൂടി സുലഭമായി കിട്ടുന്ന അനായാസമായി കിട്ടുന്ന എന്തോ അത് അർപ്പിക്കുക എന്നുള്ളതാണ്. അത് മതി. യോമേ ഭക്തിയാ പ്രേശ്വരി അവിടെ പ്രാധാന്യം ഈ വസ്തുക്കൾക്കല്ല, ഭക്തിക്കാണ്. വസ്തുക്കളിൽ തന്നെ അത് യാഗങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി പറയുകയാണ്. യാഗങ്ങൾക്ക് എന്താണോ അന്ന് ഏറ്റവും ദുർലഭമായിരുന്ന വസ്തുക്കളാണ് ഹവിസായിട്ട് ഉപയോഗിക്കുന്നത്, നെയ്യും മറ്റും. അത് ഗോധനമാണ് അന്നത്തെ ധനം, മുഖ്യമായ ധനം. അതുമായി ബന്ധപ്പെട്ട എല്ലാമായിരുന്നു അന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു. അന്ന് ഇത് പറയുന്ന കാലത്ത് ഗോധനം, ഗോവിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ, ഗോ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ഡോളറാണ്, അതിനത്രയും വലിയ വിലയായിരുന്നു. അത് ഉപയോഗിക്കുന്നതിനാണ് നിഷേധിച്ചത്. പൂജാദികൾക്ക് വേണ്ടിയിട്ട് അതൊന്നും വേണ്ട, കാശ് മുടക്കിയുള്ള പൂജ വേണ്ട, പണം ചെലവാക്കിയുള്ള ആർഭാട പൂർവ്വത്തിലുള്ള അത്തരം കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്. വൈദിക കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അതുമാത്രമല്ല, അതിൻ്റെ ഒരു ഭാഗമായി വരുന്നതാണ് ദക്ഷിണ എന്ന് പറയുന്നത്. കാരണം ആ കർമ്മങ്ങളിലെല്ലാം മുഖ്യമായ പങ്ക് വഹിക്കുന്നത് പുരോഹിതനാണ്. അവരെ കുറിച്ച് ഇനി പറയും, നിങ്ങളുടെ പുണ്യത്തെ കുറിച്ചല്ല. ഈ പുരോഹിതന് ഇതോടൊപ്പം തന്നെ ധാരാളം ധനവും കൊടുക്കണം. ഒന്ന് പുരോഹിതന് കൊടുക്കേണ്ടി വരുന്ന ധനം, മറ്റൊന്ന് ഇതിനു വേണ്ടി വരുന്ന ചെലവ്. അപ്പോൾ അത് നിസ്സാര ചെലവൊന്നുമല്ല യാഗത്തിൻ്റെ ചെലവെന്ന് പറയുന്നു. കാരണം അന്നത്തെ ക്ഷത്രിയന്മാരുടെ രാജാക്കന്മാരുടെ ജോലി തന്നെ പൊള്ളയടിയാണ്. എന്നുവെച്ചാൽ അടുത്ത രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക. എന്തിനാണ് ഈ അടുത്ത രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്? ഈ പുരോഹിതൻ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ധനഞ്ജയൻ, അർജുനനെ ധനഞ്ജയൻ എന്ന് പറഞ്ഞ പേര് കിട്ടിയതുകൊണ്ടാണ്, ഒരുപാട് രാജ്യങ്ങളെ കൊള്ളയടിച്ച് പണം സമ്പാദിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ട് അവരെ ചെയ്യുന്നു? പുരോഹിതൻ പറയുന്നു, നീ പോയി കൊള്ളയടിക്കുക, പണം കൊണ്ടുവരിക. എന്തിനാണ് അത്? യാഗം ചെയ്യുക. യാഗം ചെയ്തിട്ട് ഈ പണമൊക്കെ എന്ത് ചെയ്യും? ഈ പുരോഹിതന് ദാനമായിട്ട് കൊടുക്കുന്നു. അപ്പൊ രാജാക്കന്മാരുടെ അന്നത്തെ പ്രധാനമായ ജോലി എന്ന് വെച്ചാൽ അടുത്ത രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, ധനം സമ്പാദിക്കുക, എന്നിട്ട് ഈ ധനം പുരോഹിതന് ദാനമായി കൊടുക്കുക. അതാണ് ഭാരതത്തെ ശിഥിലമാക്കിയത്. യാഗാദി കർമ്മങ്ങളും അതിനോട് ചേർന്ന് നിന്ന് ഈ അനുബന്ധ വ്യവസായങ്ങളും അതാണ് നശിപ്പിച്ചത്. വിദേശ ശക്തികളെല്ലാം ഭാരതത്തിൽ കടന്നു വന്നതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം നിർത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ ധനം ഉപയോഗിച്ചുള്ള ദേവതാരാധന, ദേവതാരാധനയ്ക്ക് വേണ്ടിയിട്ട് ഈ ധനം ഇങ്ങനെ ആക്രമിച്ച് രാജ്യങ്ങളെ ആക്രമിച്ച് ധനം പിടിച്ചെടുക്കുക, ഇതൊന്നും ശരിയായ കാര്യങ്ങളല്ല എന്നുള്ളൊരു തത്വത്തെ പറയുകയാണ്. ഇത് പറയുന്ന കാലത്തും ഇതൊക്കെ തന്നെയാണ് നടന്നിരുന്നത്. അതിന് മാറ്റമൊന്നും ആ കാലത്തൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇങ്ങനെ ചില ആശയങ്ങളപ്പോൾ വന്നു. അതുകൊണ്ടാണ് ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വൈദിക കർമ്മങ്ങളെ നിഷേധിക്കുന്നത്. അന്ന് ആക്രമിച്ച് യാഗങ്ങൾ നടത്തി, ഇന്ന് ആൾക്കാർ പണപ്പിരിവ് നടത്തി യാഗങ്ങൾ നടത്തുന്നു. രണ്ടും രണ്ട് തരത്തിലാണ്. ഇതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്ന ആരാണ്? പുരോഹിതനാണ്. അല്ല, ഇതുകൊണ്ട് വേറെ ആർക്കും യാതൊരു ഗുണവും ഉണ്ടാകും. ഈ ചെയ്യുന്നവൻ അതിനെ കുറിച്ച് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇവൻ മിക്കവാറും പോകുന്ന നരകത്തിലേക്കെന്ന ഈ നമ്മുടെ പ്രമാണങ്ങളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന നരകത്തിൽ പോകുന്നതാണ്. അതിന് കാരണം മിക്കവാ യാഗങ്ങളിലും ഹിംസ വരുന്നുണ്ട്. അഹിംസയുടെ ഫലം എന്ന് പറയുന്ന നരകമാണ്. ഇവൻ ഒരു പക്ഷേ കുറച്ചു കാലം സ്വർഗത്തിൽ ഇരുന്നാലും പിന്നീട് അവൻ പോകുന്നത് നരകത്തിലേക്കാണ്. നരകത്തിൽ കൂടെ പോയിട്ട് ഇവന് മടങ്ങി വരാൻ പറ്റൂ ഭൂമിയിലേക്ക്. മടങ്ങി വരുന്ന വഴി അതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം വൈദികമായ കർമ്മങ്ങളെ നിരുത്സാഹപ്പെടുത്തുക, ഈശ്വരാരാധന അതല്ല എന്ന് ആ ചരിത്ര പശ്ചാത്തലത്തിലൂടെ വേണം ഇത് മനസ്സിലാക്കേണ്ടത്. ഈ പത്രപുഷ്പഫലതോയങ്ങൾ അല്ലാതെ പത്രപുഷ്പഫലതോയങ്ങൾ ഭഗവാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ആരാധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ യാഗത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകും. കാരണം ഒരുപാട് കാശ് കൊടുത്ത് ഇതെല്ലാം വാങ്ങി ഒരുപാട് ആർഭാടങ്ങളൊക്കെ കാണിച്ച് ആൾക്കാരെ മയക്ക് വീണ്ടും ഈ പൂജ നടത്തി വീണ്ടും ദക്ഷിണ വാങ്ങാൻ തുടങ്ങും. പഴയതിൻ്റെ ഒരു പുതിയ പതിപ്പായി മാറും. അവിടെ അതിനല്ല പ്രസക്തി, പുരോഹിത്യത്തിനല്ല ഇവിടെ പ്രവൃത്തി, മറിച്ച് ഭക്തിക്കാണ്. അപ്പോൾ ഇവിടെ പുരോഹിതൻ്റെ ഒന്നും ആവശ്യമില്ല. കാട്ടിൽ നിന്ന് കിട്ടുന്ന പുഷ്പങ്ങളും ഫലങ്ങളും ജലവുമെല്ലാം ഉപയോഗിച്ചിട്ട് വളരെ അനായാസമായി കേവല ഭക്തിയോടുകൂടി അതെല്ലാം ഈശ്വരനെ സമർപ്പിക്കുന്നു. തദ്ഹം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ പത്രാദി ഭക്തിയാപഹൃതം ഭക്തിയോടുകൂടി സമർപ്പിക്കുന്ന ഭക്തിപൂർവകം പ്രാപിതം ഭക്തിയോടുകൂടി നൽകുന്ന ഭക്തിപഹൃതം അശ്നാമി ഗൃഹാമി അത് ഞാൻ സ്വീകരിക്കുന്നു. അല്ല കാശ് കൊടുത്ത് വാങ്ങി അർപ്പിച്ചാൽ സ്വീകരിക്കും ഇല്ല എന്നാണ് ഞാൻ ഇനി ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം അവിടെ ധനവ്യയമില്ലാതെയുള്ള ആരാധന അതാണ്. പൗരോഹിത്യത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെയുള്ള ആരാധന, മനുഷ്യനെ ഇതിൻ്റെ പേരിൽ ഒരു തരത്തിലും ചൂഷണം ചെയ്യാത്ത ആരാധന അതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഇത് ഞാൻ പറയുന്നതല്ല, ഇതിൻ്റെ വരുന്ന വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്. ഇന്ന് പറഞ്ഞിട്ടുള്ള അന്നും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് പത്രേഷു പുഷ്പേഷു ഫലേഷു തോയേഷു അക്രീതലഭ്യേഷു എന്ന് പറയുന്നു. വിചാരിക്കും ഇത് ഞാൻ പറഞ്ഞതാണ്, എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞതാണെന്നും ചിലർ വിചാരിക്കും. അതൊന്നുമല്ല. പത്രേഷു പത്രങ്ങൾ, പുഷ്പേഷു പുഷ്പങ്ങൾ, ഫലേഷു ഫലങ്ങൾ, തോയേഷു ജലം അക്രീതലഭ്യേഷു കാശ് കൊടുത്ത് വാങ്ങുന്നതായിരിക്കാൻ പാടില്ല എന്നാണ്. അതാണ് ഭഗവാൻ അർപ്പിക്കേണ്ടത്. സദൈവ സസു ഭക്തീകലഭ്യേ പുരുഷേ പുരാണേ മുക്തി കിമർത്ഥം ക്രിയതേന യത്ന. ഇനി മനുഷ്യൻ ഭക്തീകലഭ്യേ പുരുഷേ പുരാണേ, ഈ പുരാണ പുരുഷൻ ഭക്തീകലഭ്യനാണ്, കാശ് കൊടുത്ത് വാങ്ങാമെന്നുള്ളതല്ല. തിരുപ്പതിയിലും ഗുരുവായൂരും പോയി സ്വർണം അർപ്പിച്ചാൽ കിട്ടുന്നവനല്ല ഭഗവാൻ. ഭക്തീകലഭ്യേ പുരുഷേ അക്രീതലഭ്യേഷ, ക്രീതങ്ങളായ വസ്തുക്കൾ കൊണ്ട് വാങ്ങാമെന്നുള്ളതല്ല. എന്നുവെച്ചാൽ ക്രീതം എന്ന് വെച്ചാൽ വില കൊടുത്ത് വാങ്ങുന്നു. വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ കൊണ്ട് ആരാധിക്കേണ്ടവനല്ല ഭക്തീകലഭ്യേ, ഭക്തി മാത്രം കൊണ്ട് ലഭിക്കുന്നവനാണ് ഈ പുരുഷൻ. അതിനുവേണ്ടി കിമർത്ഥം യത്നാക്രീതി, മനുഷ്യർ എന്തുകൊണ്ട് അങ്ങനെ ആ പുരുഷനെ പ്രാപിക്കുന്നതിന് വേണ്ടി യത്നിക്കുന്നില്ല, മറിച്ച് അവൻ ഒരുപാട് യത്നിക്കുന്നുണ്ട്. പണം കൊടുത്തതൊക്കെ വാങ്ങി ആരാധിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നു. അവിടെ വാസ്തവത്തിൽ ഈശ്വര പൂജയല്ല നടക്കുന്നത്, പണം ഇടപാടാണ്. അത് ശരിയല്ല എന്ന് ഇത് പറഞ്ഞിരിക്കുന്ന ഇവിടെ വളരെ പുരാതനമായ ഗരുഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അന്നേ മനുഷ്യന് ഈ പണിയുണ്ട്, പണം കൊടുത്ത് ഈശ്വരനെ പൂജിക്കുന്ന ഇടപാടുണ്ട്. അതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. അത് പല ഭാഗങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? പത്രം പുഷ്പം ഫലം തോയം. ഇനി പത്രപുഷ്പഫലാദികൾക്ക് ചിലപ്പോൾ ഇനി ദൗർലഭ്യം നേരിട്ട് കഴിഞ്ഞാൽ എന്തായാലും വെള്ളം കാശ് കൊടുക്കാതെ കിട്ടുമല്ലോ, അതായാലും മതി എന്നാണ് ഒരു വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നു. വെള്ളത്തിന് എന്തായാലും കാശ് കൊടുക്കേണ്ടി വരത്തില്ല. ഇന്നത്തെ ബോട്ടിൽ വാട്ടറിനെ കുറിച്ച് അന്ന് അവർ ചിന്തിച്ചില്ല. അന്നത്തെ രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ വ്യാഖ്യാതാക്കളും ഈ ഒരു കാര്യത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് പറയുന്നുണ്ട്. ഈശ്വരനെ ഒരിക്കലും സമ്പത്ത് ഉപയോഗിച്ചല്ല ആരാധിക്കേണ്ടത്. ഈശ്വരനെ ഒരിക്കലും പുരോഹിതന് കാശ് കൊടുത്തല്ല ആരാധിക്കേണ്ടത്. അത് ഭക്തീകലപ്യം, അവനവന്റെ ഭക്തി കൊണ്ടേ പ്രാപിക്കാൻ പറ്റും. ഒരു ഇടനിലക്കാരനിലൂടെയും ഒരു മധ്യസ്ഥനിലൂടെയും ഉണ്ടല്ലോ, മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ടല്ലോ, ഈശ്വരനെ പ്രാപിക്കാൻ പറ്റില്ല. മധ്യസ്ഥനിലൂടെ പ്രാപിക്കാൻ പറ്റുമെന്നാണ് ചില കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റും. റെക്കമെൻഡേഷൻസ് ഒക്കെ നമ്മൾ സാധാരണ നടത്തുന്ന പോലെ മന്ത്രിയുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ പി എടുത്ത് പറയാം, അതുപോലെ ചില കാര്യങ്ങൾ നടക്കും. അല്ലാതെ ഈശ്വരപ്രാപ്തി എന്ന് പറയുന്നത് എന്താണ്? ഭക്തീകലഭ്യ. ഇത് ഈ വ്യാഖ്യാതാക്കളെല്ലാം പറയുന്നുണ്ട്. പറയുന്നു, അരണ്യ സന്ധിപത്രാണി, കാട്ടൽ ഇലകളുണ്ട്. നദ്യാം സ്വാദുതകാനിച, നദികളിൽ നല്ല ശുദ്ധജലമുണ്ട് അന്നത്തെ കാലത്ത്. ഇന്നല്ല. സന്ധിപാദൂജ ഹസ്തൂജ, അവന് കൈയുണ്ട് കാലുണ്ട്. കഥം നാരാധ്യതേ ഹരി, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ നീ ഹരിയെ ആരാധിക്കാത്തത്? നീ എന്തിനാണ് അതിന് സമ്പത്തിന് ഉപയോഗിക്കുന്നത്? അതും പറയുന്നുണ്ട്. അങ്ങനെ വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ. പരിപൂർണസ്യ നിത്യസ്യ മമ കിം ക്രിയതേ നരേ, ഞാൻ പരിപൂർണനാണ് നിത്യനാണ്, എനിക്ക് ഈ മനുഷ്യ അധവന്മാർ എന്നെ ഉദ്ദേശിച്ച് എന്തൊക്കെയാണ് ചെയ്യുന്നത് ചോദിക്കുകയാണ്. യാഗങ്ങളും ഹോമങ്ങളും പൂജകളും ഓടിയർച്ചനയും ലക്ഷാർച്ചനയും എന്തൊക്കെയാണ് ചെയ്യുന്നത്? പറയുന്നു, ഹിന്ദു സർവാത്മനാദേവി, വായുപുരാണത്തിൽ പറയുന്നതാണ്. മയ ഭാവോ ഗൃഹീതേ, ഇവരി ചെയ്യുന്ന ഒന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. ഞാൻ സ്വീകരിക്കുന്ന എന്താണ്? അവന്റെ ഭാവത്തെയാണ് സ്വീകരിക്കുന്നത്. പഴവും പാലും ഒന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. മയ ഭാവോഹി ഗൃഹീതേ, ഞാൻ സ്വീകരിക്കുന്നത് ഭാവത്തെയാണ് എന്നാണ്. ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇത് പഴയ കാലം പോലെ പറഞ്ഞതാ. ഈ പറയുന്നതെല്ലാം എന്താണ്? പൗരോഹിത്യത്തിനെതിരായി പറയുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ വിശേഷിച്ച് ഈ അമ്പലങ്ങളൊക്കെ കെട്ടിവെച്ച് അതിൽ സാധാരണ മനുഷ്യന് അപ്രാപ്യമായ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി അതിനു പറ്റിയ പൂജാ സമ്പ്രദായങ്ങളൊക്കെ ഏർപ്പെടുത്തി പുരോഹിതന്മാർ മറ്റു മനുഷ്യർക്ക് മധ്യസ്ഥരായി നിന്നുകൊണ്ട് പൂജിക്കുന്നത് അത് അതിൻ്റെ 90% അതിൻ്റെ പിന്നിലുള്ളത് മനുഷ്യനെ ചൂഷണം ചെയ്യുക, മനുഷ്യൻ്റെ അന്ധതയെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഈശ്വരാരാധനയോ ഭക്തിയോ യാതൊന്നുമില്ല. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നു, ഞാൻ സ്വീകരിക്കുന്ന ഭാവമാണ്, അതാരുടെ ഭാവം? ഭക്തന്റെ. അത് പുരോഹിതനിലൂടെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പുരോഹിതനിലൂടെ ദക്ഷിണ കൊടുക്കാൻ പറ്റും, മറ്റൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അത് അവന്റെ മനസ്സ് തന്നെ അവൻ കൊടുക്കണം. അപ്പൊ അവിടെ ഇടയ്ക്ക് പുരോഹിതന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? മയ ഭാവൂഹി ഗൃഹീതേ. ഇതാണ് നമ്മുടെ പുരാണങ്ങളിലെല്ലാം പറയുന്ന ആരാധനാ രീതി. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പത്രപുഷ്പഫല തോയങ്ങൾ ഭക്തിയോടുകൂടി വിരുവിക്കുക. അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്താണ് എല്ലാവരും വ്യാഖ്യാതാക്കളെല്ലാം അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഈ ഭാഗത്തിൽ. അതുകൊണ്ട് വൈദികമായ കർമ്മങ്ങൾ, തന്ത്രമന്ത്ര യന്ത്രാദികൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിൻ്റെ ഭാവം മാത്രം മതി. പുരോഹിതന്റെ ആവശ്യമില്ല. ഗുരു ആവശ്യമാണ്, പക്ഷെ പുരോഹിതന്റെ ആവശ്യമില്ല. രണ്ടും രണ്ടാണ്. ഗുരു ഒരിക്കലും പുരോഹിതനല്ല. ആരാണോ എനിക്ക് ഭക്തിയോടുകൂടി നൽകുന്നത്, തദഹം, അത് ഭക്തിപഹൃതം, ഭക്തിയാൽ സമർപ്പിച്ചത്, തദഹം പത്രാദി ഭക്ത്യാപഹൃതം ഭക്തിപൂർവകം പ്രാപിതം ഭക്തിപഹൃതം അശ്നാമി ഗൃഹാമി പ്രേതാത്മന ശുദ്ധഭക്തി ബുദ്ധേ. ശുദ്ധബുദ്ധിയുടെ ആ ശുദ്ധബുദ്ധിയുടെ യാ ക്രിയ സംപ്രവിക്യാസ്, എന്ത് ക്രിയയാണോ അവൻ ചെയ്യുന്നത്, ഇനി പറയുന്നു എന്ത് ക്രിയയും ചെയ്യാം, വൈദികമോ സ്മാർത്ഥമോ ലൗകികമോ എന്ത് കർമ്മങ്ങൾ വേണമെങ്കിലും അവൻ ചെയ്യാം. ഏകാന്തഗതമായ ബുദ്ധിയോടുകൂടി, ഈശ്വരന് ഉറച്ച മനസ്സോടുകൂടി. താ സർവ ശിരസാദേവ പരിഗ്രഹണാദി വൈസയും, അതിനെ ദേവൻ ആ ദേവൻ ശിരസാ ഗ്രഹിക്കുന്നു. നാം സന്തോഷത്തോടുകൂടി സർവാത്മന അതിനു ഗ്രഹിക്കുന്നു സ്വയം. അല്ലാതെ ആർഭാടങ്ങളും കോലാഹലങ്ങളും യാഗങ്ങളും ഹോമങ്ങളും മനുഷ്യന്റെ സമ്പത്തിനെ ദൂരത്തടിക്കുന്ന ഇത്തരം കർമ്മങ്ങൾ ഇതൊന്നും ഭഗവാൻ സ്വീകരിക്കുന്നില്ലെന്നാണ് അത് പറയാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞത്. താ സർവാശിരസാദേവ പ്രതികരണം, അത് മാത്രമേ ഭഗവാൻ ശിരസ സ്വീകരിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്താണ്, അത് ഓരോരോ ദേവതകളെ ഉദ്ദേശിച്ചൊക്കെ ചെയ്യാം. ദുർദേവതകളൊക്കെ ഉദ്ദേശിച്ച് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് സ്വീകരിച്ചെന്നിരിക്കും. ഇവിടെ ഭഗവാൻ അതിവിടെ പ്രത്യേകം പറയുന്ന എന്താണ്, ഏകേകേന തുഷ്യതി ഭഗവാൻ. രാമാനുജം പറയണം, നിങ്ങളെ പൂജിക്കാൻ പോകുമ്പം ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആദ്യം പത്രം പിന്നെ പുഷ്പം പിന്നെ ഫലം പിന്നെ തോയ ഇതെല്ലാം കൂടെ സംഘടിപ്പിച്ചതിന് ശേഷമേ പൂജ നടത്തുന്നുള്ളൂ എന്ന് വിചാരിക്കേണ്ട, ഇതിലേതെങ്കിലും ഒന്ന് മതി, ഒന്നുകൊണ്ട് പൂജിച്ചാലും മതി, സുലഭമായിരിക്കുന്ന ജലം മാത്രം മതി, അല്ല ഇത്രയും കൂടെ വെച്ച് പൂജിക്കണം, പത്രം പുഷ്പം ഫലം തോയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകേന തുഷ്യതി, ഒന്നുകൊണ്ട് തന്നെ ഭഗവാൻ അത് പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ് ദരിദ്രാദീനാം ദുർലഭം. ഇപ്പൊ പൂജ ഈശ്വരനെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ ദരിദ്രന്മാർക്കും മറ്റും ഇത്തരം സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ദുർലഭമായിപ്പോ പൂജാ സാമഗ്രികൾ. അപ്പോൾ അവർക്ക് പൂജിക്കാൻ കഴിയാതെ വരും. പഞ്ചാമൃതം എല്ലാം ഉണ്ടാക്കി പൂജിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഴിയാതെ വരും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ദരിദ്രന്മാർക്ക് കൂടി പൂജിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, പത്രപുഷ്പ ഫലത്തോയാതെ. ആ കാലഘട്ടത്തിൽ ഇത് ദരിദ്രന്മാർക്കും ലഭ്യമായിരുന്നു, സർവത്ര വനമായിരുന്നു. അപ്പോൾ അവിടെ പത്രപുഷ്പങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇന്നതുപോലെ ഇതൊന്നും കൃഷി ചെയ്തുണ്ടാക്കിയ കാലമല്ല, നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കിയപ്പോഴാണ് ഇതിനൊക്കെ വില വന്നത്, അന്നതിൻ്റെ ആവശ്യമില്ലായിരുന്നു, കൃഷി ചെയ്യാതെ അത് ലഭ്യമായി. അത് ഉദ്ദേശ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്രപുഷ്പഫല തൊയാദികൾ കാശ് കൊടുത്ത് വാങ്ങി അർപ്പിക്കണമെന്നല്ല, പൂജയിൽ അതൊരു ഭാഗമായിരിക്കണമെന്നല്ല. ഇവിടെ പറയുന്നത് പോലെ ദരിദ്രാദീനാം, ദരിദ്രന്മാർക്കും മറ്റും അവർക്ക് കൂടി സുലഭമായിരിക്കുന്നത് എന്തോ അത്, അതുപയോഗിച്ച് അർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരുപാട് പണം ചിലവാക്കി നല്ല എന്താണ് കടും പായസം അതൊക്കെ ഉണ്ടാക്കി നിവേദിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഗതി എന്താണ്, അതും പറയുന്നുണ്ട്. അണ്ണോപ്യ ഉപഹൃതം ഭക്തേർ മമഭോഗായ ജായത്തെ, ഇവരിങ്ങനെ ഉണ്ടാക്കി നൽകുന്ന ഒന്നും തന്നെ എൻ്റെ അനുഭവത്തിന് പറ്റുന്നതല്ല. മമഭോഗായ കൽപ്പതേ, ഇതൊന്നും എനിക്ക് ഞാനിതൊന്നും ഭക്ഷിക്കുന്നേയില്ല, ഇത് ഉണ്ടാക്കുന്നതും തന്നെയാണ് ഭക്ഷിക്കുന്നത്. വളരെ സ്പഷ്ടമാണ്, നമ്മളുണ്ടാക്കി പൂജിക്കുന്നവരാണ് നമുക്കറിയാം. പ്രസാദമെന്നും പറഞ്ഞ് നമ്മൾ ഇത് തന്നെ ഭക്ഷിക്കുന്നത്, ഞാനും ഭക്ഷിക്കാറുണ്ട്. ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നു, മമഭോഗായ എന്ന ജായതേ, ഇതൊന്നും എന്റെ അനുഭവത്തിന് ഇതൊന്നും വരുന്നില്ല. പിന്നെ നമ്മുടെ അനുഭവത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ട് ഭഗവാന് സമർപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അത് വേണ്ടെന്നാ പറയുന്നു. അങ്ങനെ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത കാര്യങ്ങൾ മതി. വീണ്ടും പറയുന്നു, ഭൂരിയേപ്പി അഭക്തോപഹൃതം നമേ ഭോഗായ ജായതി. ഇനി ഭക്തൻ നല്ല മനസ്സോടുകൂടി അവന്റെ മനസ്സുകൊണ്ട് സമർപ്പിക്കുന്നതിനെ അത് ഞാൻ സ്വീകരിക്കും. ആ സമയം ഈ പുരോഹിതൻ, പുരോഹിതൻ എന്ന് വെച്ചാൽ ഭക്തിയില്ലാത്തവനെന്നാണ്, അവൻ സമർപ്പിക്കുന്നത് അഭക്തോപഹൃതം നമേ ഭോഗായ ജാതി. അത് ഞാൻ തൊട്ടുകൂടി നോക്കാറില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ലെന്നാണ്. അതുകൊണ്ട് അമ്പലത്തിൽ കൊണ്ട് കാശ് കൊടുത്തിട്ട് പൂജ നടത്തിയാൽ ഭഗവാൻ ചിലപ്പോൾ അങ്ങോട്ട് നോക്കത്തേയില്ല, പ്രയോജനവും വരത്തില്ല എന്നാണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറഞ്ഞു ഭക്തി ബഹൃതം അശ്നാമി. ഭക്തിയോടുകൂടിയാണ് സമർപ്പിക്കുന്നതെങ്കിൽ അത് ഭക്തിയോടുകൂടി സമർപ്പിക്കുമ്പോൾ അവിടെ മറ്റ് കാമനകളൊന്നും വരത്തില്ല. അശ്നാമി ഗൃഹാമി പ്രേതാത്മന ശുദ്ധബുദ്ധി ശുദ്ധബുദ്ധി അങ്ങനെ സമർപ്പിക്കുന്നതിനെ ഞാൻ സ്വീകരിക്കുന്നു. ഏതാവാനൈവലോകേസ്മിൻ പുംസ സ്വാർത്ഥപരസ്മൃത ഏകാന്ത ഭക്തർ ഗോവിന്ദേ സർവത്ര ആത്മദർശനം. ഇത് ഭാഗവതത്തിലുള്ളതാണ്. ആ പുരുഷന്റെ പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഏകാന്ത ഭക്തർ ഗോവിന്ദേ സർവത്ര ആത്മദർശനം. സർവത്ര ആത്മദർശനമാകുന്ന ആ ഏകാന്ത ഭക്തി, അതാണ് മുഖ്യം. അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് ഗോവിന്ദേ ഏകാന്ത ഭക്തി എന്ന് പറയുന്നതാണ്. എന്താണ് സർവത്ര ആത്മദർശനമാണ്? അത് ദ്വൈതി ആയ മാധ്വാചാര്യർ പറഞ്ഞിരിക്കുന്നു. അവരാരും ഈ ആർഭാട പൂജകളെക്കുറിച്ചോ പണം ചിലവാക്കിയുള്ള വിധികളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. പക്ഷെ അവരുടെ എല്ലാം പരമ്പരകളിലെ പിൽക്കാലത്ത് അത് തന്നെയാണ് നടക്കുന്നത്. അത് വിധിയുടെ വിപരീതി എന്ന് പറയാം. യഹ ഏതൊരുവനാണോ പത്രം പുഷ്പം ഫലം തോയം പത്രപുഷ്പഫലതോയങ്ങൾ മേ എനിക്ക് ഭക്തിയാ പ്രയച്ചതി ഭക്തിയോടുകൂടി നൽകുന്നത് തത് അത് പ്രേതാത്മന ശുദ്ധബുദ്ധിയുടെ തത് ആ ഉപഹാരം ഭക്തിബഹൃതം തദ്ഭക്തിബഹൃതം ആ ഭക്തിയാൽ സമർപ്പിച്ചതായ അത് അഹമശ്നാമി ഞാൻ അനുഭവിക്കുന്നു. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മനഃ. യത് കരോഷി യത് അശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്പുരുഷമദർപ്പണം ഇതേവ അതഹ. അതുകൊണ്ടെന്താണ് യത്കരോഷി നീ പറയുന്നു, നീ എന്താണോ ചെയ്യുന്നത്, ഇത് പറയുന്നു ഭക്തനോടുകൂടിയാണ്. ഭക്തിയോടുകൂടി ഈശ്വരനെ ആരാധിക്കുന്നവനോട് പറയുകയാണ്. അപ്പോൾ അവൻ്റെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് അവന് പല പ്രവൃത്തികളും ചെയ്യേണ്ടി വരും. അത് ഏതായാലും ആയിക്കൊള്ളട്ടെ, ഈ കരോഷി നീ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തായാലും കൊള്ളാം, ഈ ദശനാസി നീ എന്ത് ഭക്ഷിച്ചാലും കൊള്ളാം. നീ എന്ത് ഭക്ഷിച്ചാലും, അതാണ് നമ്മൾ ഭക്ഷിക്കുമ്പോൾ ബ്രഹ്മാർപ്പണം തത്കുരുഷമതർപ്പണം, അത് മതർപ്പണമാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ ബ്രഹ്മാർപ്പണം എന്ന് പറയുന്നത്. യജ്ഹോഷി ഹോമങ്ങളും മറ്റും ചെയ്യുക, ഈശ്വര പൂജകളും മറ്റും ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ പറയുന്നതാണ് നാരായണ വേദി സമർപ്പയാമി, നാരായണന് സമർപ്പിക്കുന്നു. ദദാസിയത്ത് എന്താണോ നീ ദാനമായി നൽകുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക. സ്വാർത്ഥത്തെ ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകുന്ന പ്രവൃത്തിയാണ് ദാനം എന്ന് പറയുന്നത്. അതെന്തുമാകാം, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യുന്ന സത്പ്രവർത്തികളെല്ലാം ദാനമാണ്, സേവാപ്രവർത്തനങ്ങളെല്ലാം ദാനമാണ്. യത് തപസ്സിച്ച് ഇനി നിന്റെ ആധ്യാത്മിക സാധനങ്ങൾ, അതാണ് തപസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ ജപം, സ്വാധ്യായം, ധ്യാനം, സത്സംഗം തുടങ്ങി സർവ്വതും. യത് തപസ്സിച്ച് എല്ലാ തപസ്സുകളും കൊന്തേയ, അതെല്ലാം മതർപ്പണം, തത് മതർപ്പണം കുരിശ്വ, അതെല്ലാം നീ എന്നിലർപ്പിക്കുക. നേരത്തെ പറഞ്ഞല്ലോ പത്രപുഷ്പ ഫലത്തോയാദികൾ അർപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈശ്വര ആരാധന എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥാനത്ത് ഒരു പ്രത്യേക സമയത്ത് ചെയ്യേണ്ടതാണ് എന്ന് ധരിക്കും. മാത്രമല്ല ആ സമയത്ത് മാത്രം ചെയ്താൽ മതിയെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, മദർത്ഥം പത്രപുഷ്പാദി സമ്പാദന പ്രയാസോപി മാസ്തു. എനിക്ക് വേണ്ടി നീ പത്രപുഷ്പ ഫലാദികൾ ശേഖരിക്കാൻ വേണ്ടിയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നീ ആർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഒരു വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നീ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും, അതിനും ക്ലേശമുണ്ടല്ലോ. എന്നുവെച്ചാൽ ഇതെല്ലാം പോയി സംഭരിച്ചു കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ചിരുന്നൊരു പൂജ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ ഒരു വ്യാഖ്യാതാവ് പറയുന്നതാണ്. പൂജയൊന്നും ചെയ്യേണ്ടെന്ന് സ്വാമി ഒന്ന് പറഞ്ഞു. ബ്രഹ്മചാരികളെയും ഒക്കെ വഴിതെറ്റിച്ചു എന്നൊന്നും ആരും പറഞ്ഞില്ല. പത്രപുഷ്പാദി സമ്പാദന പ്രയാസോപി മാസ്തു, അതിനുള്ള പ്രയത്നവും ചെയ്യണ്ട എന്നാണ്. സംസ്കൃതത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ മലയാളത്തെ വേറെ വ്യാഖ്യാനിച്ചൊന്നും പറയരുത്. അത് ചെയ്തിട്ടുണ്ടെങ്കിലും ഭഗവാന് യാതൊരു പരാധിയില്ല. കൃത്യമായ സമയത്ത് അങ്ങനെ ഒരു പൂജ ഈശ്വരൻ ഉദ്ദേശിച്ച് ചെയ്യണമെന്നില്ല എന്നവിടെ പറഞ്ഞിരിക്കുന്നു. മറിച്ച് ആത്മാർത്ഥം അന്യുദ്ദേശേന യത് ക്രിയതേ യദ്യതേ യത് ഹൂയതേ യത് ദീയതേ യത് തപ്യതേ തസ്യ തസ്യ അന്തേമയി അർപ്പണേ കൃതേ തത് ആരാധന സമ്പത്തിയത്. അത് ചെയ്യാതെ തന്നെ, പ്രത്യേകിച്ചൊരു പൂജ ഇതൊന്നും ചെയ്യാതെ തന്നെ നിന്റെ സർവപ്രവൃത്തികളും അത് ആരാധനയായി മാറ്റിയാൽ മതി എന്നാണ്. അതുകൂടി ചെയ്യണമെന്ന് ഭഗവാന് നിർബന്ധമൊന്നുമില്ല. സർവപ്രവൃത്തികളും സമർപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഈശ്വരനെ സമർപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊരു പ്രവൃത്തി ചെയ്യേണ്ട കാര്യം ഇല്ല എന്നാണ്. ഇതിന് കഴിയുമെങ്കിൽ ഇപ്പൊ പൂജാദികളൊക്കെ പണ്ട് ആചാര്യന്മാർ നിർദ്ദേശിച്ചത് അബദ്ധമൊന്നല്ല, അതെല്ലാം ഇതിന് കഴിയാത്തവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആചാര്യന്മാർ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ഇത്രയും ഉയർന്ന് ചിന്തിക്കാൻ കഴിയാത്തവന് അതുകൊണ്ട് അത്തരം കർമ്മങ്ങൾ പ്രത്യേകിച്ച് ചെയ്യുന്നത് തന്നെ എന്തെങ്കിലും കാമനയോടുകൂടിയായിരിക്കും. ഒന്നുകിൽ നല്ല ആരോഗ്യം വേണം, അല്ലെങ്കിൽ നല്ല ഭക്ഷണം വേണം, അല്ലെങ്കിൽ നല്ല കിടപ്പാടം വേണം, ഇതൊക്കെ ഉദ്ദേശിച്ചായിരിക്കും അങ്ങനെ ചെയ്യുന്നത്, ആരാധനകൾ ചെയ്യുന്നു. അല്ല, ഈശ്വരപ്രീതിക്ക് വേണ്ടി അതും ആത്മനവമോക്ഷാർത്ഥം തന്റെ മോക്ഷത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പറയുന്നു ഇതൊന്നും ചെയ്തില്ലെങ്കിലും ദോഷമൊന്നും. പിന്നെ ചെയ്യുന്ന പ്രവൃത്തി എന്തോ അത് ഈശ്വരാർപ്പണമായി ചെയ്യുക, മതർപ്പണം എന്നിൽ അർപ്പിക്കുക. അല്ല, പത്രപുഷ്പാദികൾ തന്നെ അർപ്പിക്കണമെന്നിവിടെ നിയമമൊന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ വ്യാഖ്യാതാക്കളും ആ രീതിയിലാണെന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോ ഈ അർപ്പണത്തെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, എങ്ങനെ അർപ്പിക്കുന്നത്. കർമ്മയോഗിയും കർമ്മങ്ങളെ അർപ്പിക്കുന്നുണ്ട്, ഇവിടെ ഭക്തന്റെ അർപ്പണത്തെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമ്മൾ പറയും കരചരണകൃതം വാക് കായജം കർമ്മജം വാ നാരായണ ആയതി സമർപ്പയാമി എന്ന് പറയും. അത് മറ്റ് പാട്ടുകളെല്ലാം പാടിയതിന്റെ കൂട്ടത്തിലൊരു പാട്ടെന്നുള്ളത് കഴിഞ്ഞ് ഈ പറയുന്ന സമയത്ത് പാടുന്നയാളിതിന്റെ അർത്ഥം കൂടി ചിന്തിക്കത്തില്ല. കുറെ പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്, അവസാനം ഒരു പാട്ടുകൂടെ പാടി എന്ന് നിർത്താമെന്ന് വിചാരിക്കും. അതർപ്പണമല്ല. ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഇത് കഴിഞ്ഞടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഭക്ഷണത്തിന്റെ സമയമായി അതിന് മുമ്പ് തീർക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തിയുടെ സമയമായി അതിന് മുമ്പ് തീർക്കണം. വേഗത്തിൽ ഇതുകൂടെ പറഞ്ഞിട്ട് അങ്ങ് തീർക്കാം. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാലൊന്നും അർപ്പണമാകത്തില്ല. അങ്ങനെ പറയാനും സാധ്യമല്ല. ഓരോ പ്രവൃത്തിയും ചെയ്തിട്ട് അവസാനം ഒരു പാട്ടുകൂടെ പാടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിത്തീരും, പ്രായോഗികമല്ല. പൂജ നടത്തുമ്പോൾ അത് പറ്റും, കാരണം അവിടെ പാട്ട് മാത്രമേ ഉള്ളൂ ജോലി. ബാക്കിയുള്ള പ്രവൃത്തികളിൽ അത് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണിത് അർപ്പിക്കുക എന്ന് പറയുന്നത്, അതിന്റെ താല്പര്യം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. കാരണം ഈ അർപ്പണത്തിന്റെ ഫലത്തെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താണ് ശുഭാശുഭ ഫലേ ദൈവം മോക്ഷിസേ കർമ്മബന്ധനേ. ഈ അർപ്പണം എന്ന് പറയുന്നത് ഒരുവനെ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ ഈ പറയുന്ന ഒരു പാട്ട് പാടുന്നുണ്ട്, എന്തായാലും നമ്മൾ മോചിക്കുന്നില്ല എന്നുള്ളത് നമുക്കെങ്കിലും ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ശ്ലോകം ചൊല്ലിയല്ല അർപ്പിക്കുന്നത്, അതൊരു ആചാരം, ഒരു ചടങ്ങ് എന്നുള്ളതല്ലെങ്കിൽ അതാകാതെ വേണ്ട എന്നുള്ളതല്ല. അപ്പൊ കർമ്മത്തെ ഈശ്വരൻ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഭാവമാണ് മുഖ്യം. അവിടെ മനസ്സിന്റെ ഭാവനയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അത് ഈശ്വരാരാധന ഉൾപ്പെടെയുള്ള കർമ്മങ്ങളിൽ മാനസിക ഭാവം എന്താണെന്നുള്ളതാണ്. അത് നമ്മൾ മുമ്പ് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇനി ഞാൻ പറഞ്ഞാലും അത് പുതുമയുള്ളതായിരിക്കും എന്ന് എനിക്ക് തന്നെ ഉറപ്പാണ്. മിക്കവാറും പേര് ആദ്യം കേൾക്കുകയായിരിക്കും. ആ ഭാവം, മാനസികമായ ഭാവം, അത് പലതരത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഭാവത്തിനാണ് പ്രാധാന്യം. ഇവിടെയും പറഞ്ഞു ഞാൻ സ്വീകരിക്കുന്ന ആ ഭാവത്തെയാണ് പ്രവൃത്തിയല്ല എന്ന് പറഞ്ഞു. ഞാൻ ശ്രദ്ധിക്കുന്നത് ആ പ്രവൃത്തിയിലല്ല, അതിൻ്റെ പിന്നിലുള്ള ഭാവത്തിലാണ്. അപ്പൊ ചെയ്യുന്ന പ്രവൃത്തിയിൽ ജ്ഞാനെന്നുള്ള ഭാവം വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഭാവം നഷ്ടപ്പെട്ടു. ഈശ്വരന് വേണ്ടി അർപ്പിക്കുന്നു എന്നുള്ള ഭാവം അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ മമത വന്നു കഴിഞ്ഞാൽ, ചെയ്യുന്ന കർമ്മത്തിൽ അഭിമാനം വന്നു കഴിഞ്ഞാൽ, ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം, അതിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാ ക്രെഡിറ്റും തനിക്ക് തന്നെ വേണം എന്നാഗ്രഹിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അന്യനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് താൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവന് വേണ്ടിയാണ്. പക്ഷെ അങ്ങനെ മറ്റുള്ളവന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുണഭോക്താവ് താനാകാൻ പാടില്ല. ആ പ്രവൃത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിമാനം തന്നോട് ബന്ധപ്പെടുത്താൻ പാടില്ല. അതാണ് ഭാവം. അതിനെ നമ്മൾ മുമ്പ് നിഷ്കാമഭാവം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തു. സർവകർമ്മങ്ങളിലും അങ്ങനെ ഒരു കർമ്മത്തിൻ്റെയും ഗുണഭോക്താവ് താനായിരിക്കാൻ പാടില്ല. ഗുണഭോക്താവ് എന്ന് പറയുമ്പോൾ സമ്പത്തിനെ അനുഭവിക്കുക, സ്ഥാനമാനങ്ങളെ അനുഭവിക്കുക, കീർത്തി അനുഭവിക്കുക, ഇതെല്ലാം ഗുണഭോക്തൃത്വമാണ്. ഇതൊന്നും താൻ സ്വീകരിക്കാതിരിക്കുക. അതാണ് ഇവിടുത്തെ ഓരോ കർമ്മങ്ങളിലുമുള്ള അർപ്പണം. ഈശ്വരനെ അർപ്പിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നു? ഈശ്വരാർത്ഥം ചെയ്യുന്നു എന്നുള്ള ഭാവം. ആത്മാർത്ഥമല്ല, ഈശ്വരാർത്ഥമായി ചെയ്യുന്നു എന്നുള്ള മാനസികമായ ഭാവം, അതൊന്ന് ഒരു തരത്തിൽ പറയുന്നു. ഇതെല്ലാം കൊണ്ട് ഈശ്വരൻ എന്തെങ്കിലും നേടാനുണ്ടോ? ഈശ്വരനെ പ്രത്യേകിച്ചൊന്നും നേടാനില്ല. പക്ഷെ ഇതെല്ലാം കൊണ്ട് ഈശ്വരനിൽ നിന്ന് തനിക്ക് പലതും നേടാനുണ്ട്. തന്റെ അന്ധകരണ ശുദ്ധി, തനിക്കുണ്ടാകുന്ന ഈശ്വര പ്രീതി, ഇതെല്ലാം സംഭവിക്കണം. അത് സംഭവിക്കണമെങ്കിൽ ആ പ്രവർത്തിക്കുന്നവന്റെ മനസ്സിൽ അഹന്താത്യാഗം, മമതാത്യാഗം, ആ കർമ്മത്തിന്റെ ഫലത്തിന്റെ എല്ലാ അംശങ്ങളെയും ധരിക്കുക. അതോടൊപ്പം തന്നെ ആ കർമ്മമണ്ഡലത്തിൽ രാഗദ്വേഷങ്ങൾ വളർത്താതിരിക്കുക, ഇഷ്ടാനിഷ്ടങ്ങളെ വളർത്താതിരിക്കുക, ലാഭനഷ്ടങ്ങളിൽ, ജയപരാജയങ്ങളിൽ, ഇത്തരം ദ്വന്ദ്വങ്ങളിലൊന്നും അതൊന്നും മനസ്സിനെ ബാധിക്കാതിരിക്കുക, അതിൽ സന്തോഷവും അനുതാപവും രണ്ടും ഉണ്ടാകാതിരിക്കുക. ഇങ്ങനെ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ അത് ഈശ്വരാർപ്പണം ആകത്തുള്ളൂ. ആ കർമ്മം അത് കേവലമായി ശ്ലോകം ചൊല്ലുന്നുകൊണ്ടിരിക്കുന്നു. കർമ്മം ഈശ്വരാർപ്പണം ആകത്തില്ല. അങ്ങനെ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നവന്റെ മനസ്സ് ഈശ്വര അനുഗ്രഹം കൊണ്ട് സ്വച്ഛമായിരിക്കും, ശാന്തമായിരിക്കും. അതാണ് ഈശ്വരാർപ്പണത്തിന്റെ അടയാളം. അയാൾക്ക് ശാന്തമായി അയാളുടെ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും. അയാൾ നിശ്ചിന്തനായിരിക്കും. എന്നുവെച്ചാൽ അയാളുടെ കർമ്മത്തെക്കുറിച്ചോ അയാളുടെ കർമ്മഫലങ്ങളെക്കുറിച്ചോ അയാൾ ഉത്കണ്ഠാകുലനായിരിക്കത്തില്ല. കർമ്മം സ്വയം അയാൾക്കൊരിക്കലും അസ്വസ്ഥതകൾ ഉണ്ടാക്കത്തില്ല. രാഗദ്വേഷാദികളോടുകൂടി കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങൾ സദാസമയം അയാളിൽ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ അയാളുടെ സ്വസ്ഥതയെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതെന്ത് പ്രവൃത്തിയായാലും ശരി, ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവൃത്തിയായാലും ശരി, പരാർത്ഥമായി ചെയ്യുന്ന പ്രവൃത്തിയായാലും ശരി, അവ ഒരു കർമ്മം അവനേതെങ്കിലും തരത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ കർമ്മം ചെയ്യുന്ന വഴി ശരിയല്ല എന്നുള്ളതാണ്. അതിനൊരിക്കലും തൻ്റെ ചുറ്റുപാടുകളെ വിമർശിക്കുന്നതിന് ഒരർത്ഥമില്ല. അവൻ ശരിയാകാത്തതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് എന്ന് കരുതുന്നത് അബദ്ധമാണ്. മറിച്ച് തന്റെ ഭാവം, കർമ്മത്തെ സംബന്ധിച്ചുള്ള തന്റെ ഭാവം ശരിയാകാത്തതുകൊണ്ടാണ്, അവിടെ എവിടെയോ വീഴ്ച വന്നതുകൊണ്ടാണ്. അതെന്താണ്? ആ കർമ്മത്തിൽ സർവസമർപ്പണം വരുന്നുണ്ട്. അപ്പോൾ ആ കർമ്മത്തെ മറ്റുള്ളവൻ എങ്ങനെ സ്വീകരിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് ആ കർമ്മത്തിന്റെ പ്രതികരണം എങ്ങനെ ഉണ്ടാകുന്നു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അവൻ ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട്? അവൻ കർമ്മം ചെയ്തത് തനിക്ക് വേണ്ടിയോ മറ്റുള്ളവന് വേണ്ടിയോ അല്ല, പരമാർത്ഥത്തിൽ അത് ഈശ്വരാർത്ഥം ചെയ്തതാണ്. അങ്ങനെ വരുമ്പോൾ അവൻ ഉണ്ടാകുന്ന എന്താണ്? ഈശ്വരപ്രീതി മാത്രമാണ്. അപ്പോൾ പിന്നെ അവിടെ ദുഃഖത്തിന് സ്ഥാനമില്ല. കർമ്മം ഒരിക്കലും അസ്വസ്ഥ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ്, അങ്ങനെ അല്ലാതെ വരുന്നതുകൊണ്ടാണ് ധാരാളം പ്രവൃത്തികൾ ചെയ്യുന്നവർ രാത്രി ഉറക്ക ഗുളികയോടെ കഴിക്കേണ്ടി വരും. ഉറക്കം കിട്ടത്തില്ല. സാമൂഹ്യ സേവനവും ഉറക്ക ഗുളികയും ഒരുമിച്ച് കൊണ്ടുവന്നവരുണ്ട്. ഇവിടെ ആരുമില്ല, ഞാൻ മറ്റു ചിലരേക്ക് ഉദ്ദേശിച്ച് പറഞ്ഞ. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. കാരണം കർമ്മം തനിക്ക് തന്നെ അസ്വസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. ആരുടെ മനസ്സിലാണോ സമർപ്പണം എന്നുള്ള ഭാവമുള്ളത്, അവിടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല, രാഗദ്വേഷാദികൾ ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരിക്കലും താൻ ചെയ്യുന്ന കർമ്മവും തൻ്റെ കർമ്മമണ്ഡലവും തൻ്റെ ചുറ്റുപാടുകളും എല്ലാം തനിക്ക് അനുകൂലമായിരിക്കും. അനുകൂലത കൊണ്ട് തനിക്ക് കിട്ടുന്ന സ്വസ്ഥതയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. അതൊരിക്കലും ഉണ്ടാകത്തില്ല. തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ഒരിക്കലും തനിക്ക് ആനുകൂല്യം ഉണ്ടാകണമെന്നില്ല, സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമായിരിക്കണമെന്നില്ല, പ്രതിസന്ധികൾ തന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഇതൊക്കെ ആയാലും അയാളുടെ ഭാവം എന്ന് പറയുന്നത് ഈശ്വരനിലാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അയാളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതെല്ലാം നിലനിൽക്കെ തന്നെ അയാൾ ശാന്തനായി തന്റെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു. അത് ഏത് വിപരീത സാഹചര്യമാണെങ്കിലും അതാണ് ഈശ്വരാർപ്പണത്തിന്റെ അടയാളം. അതാണ് മഹാത്മാക്കൾ നിശ്ചിന്തരായിരിക്കുന്നു എന്ന് പറയുന്നത്. അവർക്കുമുണ്ട് ശത്രുക്കളും മിത്രങ്ങളും, അവർക്കുമുണ്ട് സ്തുതിക്കുന്നവരും നിന്ദിക്കുന്നവരും. അതൊന്നും ഈ ലോകത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് ആർക്കും ഈ ലോകത്ത് ജീവിക്കാൻ ഒക്കത്തില്ല. ഏതു വലിയ മഹാത്മാവായാലും കാണും, പക്ഷെ ആ വിഷയങ്ങളെ സംബന്ധിച്ച് അവർ നിശ്ചിന്തരായിരിക്കുന്നു. എന്തുകൊണ്ട്? അവരുടെ ആ നിശ്ചിന്തത എന്ന് പറയുന്നത് അവരുടെ ഭാവത്തെ ഭഗവാന് അർപ്പിക്കുന്നുകൊണ്ട് വരുന്നതാണ്. ഭഗവാൻ നിശ്ചിന്തനാണ്, അതുകൊണ്ട് അവരുടെ ഭാവവും അവരുടെ മനസ്സും നിശ്ചിന്തമായി തന്നെ ഇരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മാനസിക ഭാവം, അതാണ് ഇവിടെ അർപ്പണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മതർപ്പണമായി ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഭക്തന്റെ ലക്ഷണവും അതാണ്. ബാഹ്യമായ ലക്ഷണങ്ങളൊന്നും അല്ല. എത്ര നേരം പ്രാർത്ഥിക്കുന്നു, എത്ര നേരം ജപിക്കുന്നു എന്നുള്ളതൊന്നും മുഖ്യമായ ലക്ഷണമല്ല. കൂടുതൽ നേരം പ്രാർത്ഥിക്കുന്നു ജപിക്കുന്നുമൊക്കെ നല്ലത്, പക്ഷെ അതൊന്നും മുഖ്യമായ ലക്ഷണമല്ല. ആരുടെ മനസ്സാണോ നിശ്ചിന്തതയിലിരിക്കുന്നത്, ആ നിശ്ചിന്തതയാണ് ഈശ്വര സമർപ്പണത്തിന്റെ അടയാളം. ഈശ്വരനെ സമർപ്പിച്ചവന് പിന്നെ ചിന്തിക്കാനൊന്നുമില്ല. ശത്രുവിനെ കുറിച്ചോ മിത്രത്തെക്കുറിച്ചോ ലാഭത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ ജയത്തെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ അനുകൂലതയെക്കുറിച്ചോ പ്രതികൂലതയെക്കുറിച്ചോ യാതൊന്നിനെ കുറിച്ചോ അവന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അതവൻ എന്റെ മനസ്സിൽ സമർപ്പണം എന്നുള്ളൊരു ഭാവം മാത്രം. അവിടെയാണ് അവൻ യഥാർത്ഥ ഭക്തനായി മാറുന്നത്. ഇത് തത്വജ്ഞാനത്തെക്കുറിച്ചല്ല പറയുന്നത്, ഭക്തിയെക്കുറിച്ചാണ്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, അത് സർവവും എന്നെ അർപ്പിക്കുക. അതിന്റെ ഫലം അടുത്ത് പറയും. അതുകൊണ്ട് മാത്രമേ നിനക്ക് ഈ സംസാരത്തിൽ നിന്ന് മോചിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയും. എന്ന് പറയുന്നു കൗന്ദേയ അല്ലയോ അർജുന, യത് കരോഷി, നീ എന്താണോ ചെയ്യുന്നത്, യത് അശ്നാസി, നീ എന്താണോ ഭക്ഷിക്കുന്നത്, യത് ജുഹോഷി, നീ എന്താണോ യജിക്കുന്നത്, യത് ദദാസി, നീ എന്താണോ ദാനം ചെയ്യുന്നത്. ഈ പറയുന്ന ഓരോ വാക്കും എന്തെങ്കിലും ഒരു പ്രത്യേക കർമ്മത്തെ ഉദ്ദേശിച്ചല്ല പറയുന്നു. ഒരു മനുഷ്യന്റെ സമസ്ത കർമ്മങ്ങളെയും എടുക്കുന്നതിന് വേണ്ടി ചില ഉദാഹരണങ്ങളിലൂടെ കാണിക്കുകയാണ്. ആ കർമ്മങ്ങൾ മാത്രം എന്നുള്ള അർത്ഥമുണ്ട്. ഏ തപസ്സ്, നിന്റെ തപസ്സുകൾ, നിന്റെ ആത്മീയ ഭാവങ്ങൾ എല്ലാം തത് മതർപ്പണം കുറിച്ച് നിന്നെ അർപ്പിക്കുക. ഇതാണ് ഗീതയിൽ പറയുന്ന സന്യാസം. അത് ശ്രദ്ധിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ ഒന്നുകൂടി വ്യക്തമാണ്. എല്ലാം എന്നെ നടപ്പിക്കുക. അല്ല, നമ്മൾ ധരിക്കുന്നത് പോലെ വീട്ടിൽ നിന്ന് ആശ്രമത്തിൽ പോകുന്നതല്ല സന്യാസം. തത്പുരുഷ മതർപ്പണം, എന്നെ അർപ്പിക്കുന്നതാണ് സന്യാസം. കർമ്മത്തെ ഉപേക്ഷിക്കുന്നതോ കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതോ, അങ്ങനെ കർമ്മത്യാഗം അല്ലെങ്കിൽ അതുകൊണ്ട് വരുന്ന ആലസ്യം, ആലസ്യത്തിൽ സുഖം കിട്ടുന്നത്, അങ്ങനെ ഒരു സന്യാസത്തെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. മറിച്ച് കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ അത് ഈശ്വരനിൽ അർപ്പിക്കുന്നതാണ് ഇവിടുത്തെ സന്യാസം. ഗീതയിൽ സന്യാസമായി പറയുന്നത്. കൗന്ദേയാത്കുരുഷമദർപ്പണം ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഃ സന്യാസ യോഗയുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. Thank you.